ദ്രഷ്ടവ്യോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യോ മൈത്രേയി ആത്മനോവാര്യ ദർശനേന ശ്രവണേന മത്യവിജ്ഞാനേന ഇതം സർവം വിദിതം തസ്മാത്മാവാര്യ ദ്രഷ്ടവ്യോ ദർശനാഹോ ദർശനവിഷയം ആപാദയിതവ്യ അർഹാർത്ഥത്തിലുള്ള പ്രത്യയമാണ്, അതുകൊണ്ടാണ് അർഹ എന്ന് പറഞ്ഞത്. അതിന് പല അർത്ഥങ്ങളും വരാം, പക്ഷെ ഇവിടെ അർഹം ദർശനാർഹമാണ്. സർവം ആത്മീയത പശ്യേത് ആത്മ അനാത്മവിഭാഗവിത്. എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ് എന്ന് സാധാരണ വിഭജിക്കാറുണ്ട്. പറയും, താൻ ആത്മാവാണ്, ശരീരം അനാത്മാവാണ്, അല്ലെങ്കിൽ ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന താൻ ആത്മാവാണ്, ജഗത്ത് പ്രപഞ്ചം ജഡമാണ്, അനാത്മാവാണ്, അല്ലെങ്കിൽ പറയും നാമരൂപാത്മകമായെല്ലാം അനാത്മാവ് മിഥ്യ, ഇതിനാധാരമായിരിക്കുന്നത് ആത്മാവ്. ഇതാണ് ആത്മാ അനാത്മ വിവേകം പറയുന്നു. ആത്മാവ് സത്യം, സർവാധാരമായിരിക്കുന്ന ആത്മാവ് സത്യം, ആത്മഭിന്നമായിരിക്കുന്നതെല്ലാം മിഥ്യ. ഇങ്ങനെയാണ് ആത്മാ അനാത്മ വിവേകം. പക്ഷെ അങ്ങനെയുള്ള ആത്മാ അനാത്മ വിവേകം ചെയ്യുന്നവൻ സർവം ആത്മീയത പശ്യേ, സർവവും ആത്മാവായി കാണണം. അതാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു ആത്മാ അനാത്മ വിവേകത്തെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം താല്പര്യം എന്താണോ, ഈ ആത്മതത്വത്തെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് അതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആത്മാവ് സാക്ഷ്യമായിരിക്കുന്നത് എങ്ങനെ എല്ലാം പറയാറുണ്ട്. അതൊരു ചിന്താരീതിയാണ്, ഒരു പ്രക്രിയയാണ് ആത്മതത്വത്തെ മനസ്സിലാക്കാൻ. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല, സർവമാത്മാ. ഇവിടെ ആത്മാ അനാത്മാവ് അങ്ങനെ രണ്ടായി പിരിക്കുന്നില്ല, ഒന്നു തന്നെ. നാമരൂപാത്മകമായിരിക്കുന്നതല്ല ആത്മാവ് തന്നെ. അതടുത്ത് ഭാഷ്യത്ത് വിശദീകരിക്കും. ആത്മാ ദൃഷ്ടവിശോർത്ഥോ അത്ര അഭിധീയതയെ. ഇവിടെ ആത്മാദൃഷ്ടവ്യ എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ കാണേണ്ടത് എന്ന് പറയുന്ന ഒരു കാഴ്ചയെക്കുറിച്ചാണ് ആ പറയുന്ന വസ്തു അതൊന്ന് കാണേണ്ടതാണ്. കാണേണ്ടതെന്ന് എപ്പോഴും പറയുന്നത് കാഴ്ചയ്ക്ക് വിഷയമായിരിക്കുന്നതിനെ കുറിച്ച്, കാണുന്നവനെ കുറിച്ച് അങ്ങനെ പറയാറില്ലല്ലോ. സാധാരണ പറയുന്നത് കാണുന്നവൻ ആത്മാവ്, അതിന്റെ കാഴ്ചയ്ക്ക് വിഷയമായിരിക്കുന്നതെല്ലാം വിഷയങ്ങൾ. അതുകൊണ്ട് അതിന് പൊതുവെ വിഷയങ്ങളെന്ന് പറയുക ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ആത്മാവിനെ സാക്ഷി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സാക്ഷി ഭാസ്യം എന്നാണ് പറയുന്നത്, സാക്ഷിയുടെ മുമ്പിൽ പ്രകാശിക്കുന്നത്. ഇത്തരത്തിലൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. പക്ഷെ ഇവിടെ പറഞ്ഞെന്താണ്, ദ്രഷ്ടവ്യമായിരിക്കുന്നതും ആത്മാവാണ്, കാണേണ്ടതായിരിക്കുന്നതും ആത്മാവിന്. അപ്പൊ കാണുന്നവനും ആത്മാവ് തന്നെ, കാണേണ്ടതായിരിക്കുന്നു ആത്മാവിന് എന്ന് പറയുമ്പോൾ വിഷയങ്ങളും ആത്മാവ് തന്നെ, നാമരൂപാത്മകം എന്ന് പറയുന്ന പ്രപഞ്ചവും ആത്മാവ് തന്നെ. ആത്മാ ദ്രഷ്ടവ്യുക്തിയാർത്ഥോത്രേ ഈ പ്രകടനത്തിൽ പറയുന്നത് അങ്ങനെയാണ്. അത്ര എന്ന് പറയുന്നത് മറ്റു ചില പ്രകരണങ്ങളിൽ മറ്റു ചില സന്ദർഭങ്ങളിൽ വേർതിരിച്ച് പറഞ്ഞെന്നിരിക്കാം, പറയാറുണ്ട്. ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ച് പറയും. ബ്രഹ്മസത്യം ജഗത്മിഥ്യ ഇവിടെ തന്നെ പറയുന്നു. ബ്രഹ്മസത്യം ജഗത് സത്യം ജഗത് ബ്രഹ്മം എല്ലാം ഒരേ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ഈ സന്ദർഭത്തിൽ. അതിന് മുമ്പോട്ട് ഓരോ നോക്ക് മനസ്സിലാകും. ദർശന വിഷയം ആപാദയിത വ്യാഭാഷ്യകാലം പറയുന്നു, ആത്മാവിനെ ദർശന വിഷയമാകും. എന്തൊക്കെയാണോ ദർശിക്കുന്നത് അതെല്ലാം ആത്മാവാണോ എന്ന് ഗ്രഹിക്കണം. അതിനുവേണ്ടി എന്താണ് ശ്രോതവ്യ പൂർവം ആചാരിത ആഗമതസ്ഥ ശ്രോതവ്യോ മന്ദവ്യോ നിരുധ്യാസ്തവ്യോ. ആദ്യം ആചാര്യന് നിന്ന് ശ്രവിക്കണം. എന്തിനെ ആത്മാ, അത് അവിടെ ചേർത്തോളൂ. എന്താ ശ്രവിക്കേണ്ടത്? ആത്മാ, ആത്മാവിനെയാ ശ്രവിക്കേണ്ടത്. ആചാര്യനിൽ നിന്നും ആഗമതസ്ഥ വേദത്തിൽ നിന്നും, ആഗമം വേദം ശ്രുതി ഉപനിഷത്ത്. ഇത് തന്നെ ആത്മാവാരെ ദുഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിത്യാസ്തവ്യോ പലതരത്തിൽ മനസ്സിലാകും. ഇവിടെ ഇപ്പൊ ഭാഷ്യകാരൻ ഒരു തരത്തിൽ പറയുന്നു, ശ്രവിക്കേണ്ടത് ആചാര്യൻ നിന്നും ആഗമത്തിൽ നിന്നും, പശ്ചാത് മന്ദവ്യ തർക്കത തുടർന്നു. പശ്ചാത്തല തുടർന്നു കാരണം ശ്രവണം കൊണ്ടല്ലേ പിന്നെ മനനത്തിനുള്ള ആധാരം, മനനത്തിനുള്ള ഉപായങ്ങൾ ശ്രവണം കൊണ്ടേ കിട്ടത്തുള്ളതുകൊണ്ട് മന്ദവ്യ തർക്കത തർക്ക ഊഹം ഊഹാപോഹത്തിലൂടെ മനനം ചെയ്യണം. തതോ നിധിധ്യാസിതവ്യൂ അത് കഴിഞ്ഞ് നിധ്യാസനം നിശ്ചയേന ധ്യാതവ്യം നിശ്ചയപൂർവകമായിട്ടുള്ള ധ്യാനം നിധ്യാസനം. അപ്പോ ആദ്യം ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസനവ്യ. ഇതിനെ ശ്രവണം മനനം നിധ്യാസനം എന്ന് പറയുന്നു. ഇത് മൂന്നും ആദ്യം പറഞ്ഞ ദർശനത്തിന്റെ ഉപായങ്ങളാണ്. ഏവം ഹ്യസൗ ദ്രഷ്ടോ ഭവതി. ശ്രവണമനന നിധ്യാസനങ്ങളിലൂടെ, അപ്പൊ ഈ ശ്രവണമനന നിധ്യാസനങ്ങളുടെ സാധനയായിട്ടെടുക്കുന്നു, ഇതിന്റെ ഫലമായി വരുന്നത്, ഇതെല്ലാം കൂടി ചേർന്ന് ഫലമായി വരുന്നതാണ് ദർശനം. ഏം ഹ്യസോ ദൃഷ്ടോ ഭവതി ശ്രവണ മനന നിധ്യാസന സാധനേഹി നിർവർത്തിതൈഹി. ഈ സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ, ശ്രവണ മനന നിധ്യാസനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ദൃഷ്ടമാകുന്നു, ആത്മാവിന്റെ ദർശനം ഉണ്ടാകുന്നു, ആത്മാവിന്റെ അനുഭവം ഉണ്ടാകുന്നു, ആത്മസാക്ഷാത്കാരം അതിന്റെ സാധനമായിട്ടാണ് പറയുന്നത്. ഏതാ ഏകത്വം ഏതാ നിപകദാനി, ഇതെല്ലാം ഒരുമിക്കണം, ഇതൊന്നായി തീരണം എന്നർത്ഥം. ശ്രവണം മനനം നിധ്യാസനം ഇത് കൂടിച്ചേർന്നു. തഥാ സമ്യക് ദർശനം ബ്രഹ്മേകത്വ വിഷയം പ്രസീതതേ. അത് ഒരുമിക്കുമ്പോ ഇതെല്ലാം കൂടെ ശ്രവണ മനന നിധ്യാസനങ്ങൾ ഒരുമിക്കുമ്പോ തഥാ സമ്യക് ദർശനം, അപ്പോഴാണ് സമ്യക് ദർശനം സംഭവിക്കുന്നത്. അത് ശരിയാണ്, ഒരാൾ ഇപ്പൊ കേൾക്കുന്നു, കേൾക്കുന്നുകൊണ്ട് അയാൾ അറിയുന്നുണ്ട്, പക്ഷെ അതിനെ സമ്യക് ദർശനം എന്ന് പറയാൻ മതി. എന്തുകൊണ്ട്? ബ്രഹ്മേകത്വ വിഷയം പ്രസീദതി. ആ സമ്യക് ദർശനം എന്ന് പറയുന്നത് ബ്രഹ്മേകത്വത്തെ കുറിച്ചുള്ള ദർശനം, ആത്മീകത്വം എന്ന് പറയുന്ന തത്വത്തെ കുറിച്ചുള്ള ബോധം, അത് പ്രസന്നമാകുക എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളെല്ലാം മാറി. അത് പ്രസന്നമാകണമെങ്കിൽ ഇതെല്ലാം ഒരുമിക്കണം. ശ്രവണ മനന അത് പറയുന്നു ഏകത്വം ഏതാനും വിധത്താനും, ഇതെല്ലാം ഒന്നായി മാറണം എന്നാണ്. ശ്രവണം വേറെ, മനനം വേറെ, നിധ്യാസനം അങ്ങനെ ഇതെല്ലാം ഒന്നായി മാറണം. അല്ലാതെ ഇത് ഒന്ന് മാത്രം കൊണ്ടല്ല, അന്യഥ ശ്രവണം മാത്രമേണ, ശ്രവണം മാത്രം കൊണ്ട് സംഭവിക്കുന്നില്ല എന്നല്ല അവിടെ അനുഭവമാണ്. എന്തുകൊണ്ട്? ശ്രവണം കൊണ്ട് അബോധമുണ്ടാകുന്നു, പക്ഷെ ആ അതിന് സമ്യക് ദർശനം എന്ന് പറയാൻ പറ്റും. ഇവിടെ പറയുന്ന തരത്തിൽ അത് പ്രസീതതി, പ്രസന്നമാകുന്നുണ്ട്, വിശുദ്ധമാകുന്നുണ്ട് ആ ബോധം. അതിനകത്ത് ദോഷങ്ങൾ വരുന്നു, സംശയം വരുന്നു, വിപരീയ ബുദ്ധി വരുന്നു, അജ്ഞാനം പൂർണ്ണമായും മാറുന്നില്ല. പറയുന്നു ആ ജ്ഞാനം ഉണ്ടായി, പക്ഷേ ഞാനത് കേട്ടു, പക്ഷേ വിസ്മരണം അത് പറയാറുണ്ടല്ലോ. വിസ്മരണം എന്ന് പറയുന്ന അജ്ഞാനമാണ്, അതിനറിയാതിരിക്കുക. ഇതെല്ലാം സംഭവിക്കുന്നു. ഇത് ശ്രവിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല പറയുന്നു. കാരണം അവിടെ ശ്രവണത്തിൽ ഞാൻ ഉണ്ടാകുന്നു, പക്ഷെ സമ്യക് ദർശനം പ്രസീദതി, ആ സംശയത്തെ നശിപ്പിക്കുന്ന നിശ്ചയാത്മകമായ ആ ജ്ഞാനം, പ്രസന്നമായ ജ്ഞാനം, വിസ്മരിക്കാത്ത ജ്ഞാനം, അത് ശ്രവണം മാത്രം കൊണ്ട് സംഭവിക്കത്തില്ല. അപ്പോൾ അവിടെ ഇതെല്ലാം ഒരുമിക്കണം. ശ്രവണ മനന നിധ്യാസനങ്ങൾ ഒരുമിക്കണം. ഇത് പരസ്പര പൂരകങ്ങളും പരസ്പരം അപേക്ഷിക്കുന്നതുമാണ്. ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടായി, ആ ജ്ഞാനം മനനമില്ലെങ്കിൽ അവിടെ അത് ചിലപ്പം ഒരു ഭ്രാന്തിയായിരിക്കും. നീ ആത്മാവാണ്, തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് ഞാൻ ആത്മാവാണ്, ഇപ്പം ഞാൻ ശരീരമാണ് ധരിച്ചിരിക്കുന്നു, അപ്പം ശരീരമായിരിക്കുന്ന ഞാനാണ് ആത്മാവെന്ന് തോന്നാം. അപ്പം അവിടെ മനനം ആവശ്യമാണ്. അപ്പം തത്വമസി എന്ന് പറഞ്ഞത് എന്താണ്? അവിടെ തത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പം തത്വം എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുമ്പ് ഏത് വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്? സദൈവയുത സംവേദമഗ്രാസിത, ആ സത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ സത്താണ് തൊമ്മെന്ന് പറഞ്ഞിരിക്കുന്നത്, ശരീരമല്ല. ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങളിലൂടെ അവിടെ തൊം എന്ന് പറയുന്ന സത്തിനെയാണ് എന്നറിയണമല്ലോ. അത് ശ്രവണം മാത്രം കൊണ്ട് അത് സാധിക്കത്തില്ല. തുടർന്ന് വിചാരം വേണം. കേട്ടത് അപ്പടി അങ്ങ് ഗ്രഹിച്ചാൽ ചിലപ്പോൾ വിപരീത ബുദ്ധിയായിരിക്കും വരുന്നത്. അല്ലാതെ മനനം നിധ്യാസനങ്ങളെ ഒഴിവാക്കി ഒരു ശ്രവണം അതല്ല. ശ്രവണത്തിന്റെ ഭാഗമായി മനന നിധ്യാസനങ്ങളിലൂടെ വരണം. എന്നാലേ ആ ബുദ്ധി ആ ജ്ഞാനം പൂർണ്ണമാകത്തുള്ളൂ എന്നാണ്. അതിനെക്കുറിച്ച് പറയുന്നു, സർവമാനപ്രസക്തൂന സർവമാനഫലാശ്രയ ശ്രോതവ്യ ഇത്യതപ്രഹ വേദാന്ത അരുത്സയ. ഇവിടെ ഈ ശ്രവണം എന്ന് പറയുന്നത് എന്തിനാണ്? എപ്പോൾ ഒരുപക്ഷെ ഈ ശ്രുതി നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ ഒരിക്കലും നമ്മൾക്ക് ഇത് കേൾക്കാനുള്ള അവസരം പോലും ഉണ്ടാകത്തില്ല. എന്താണോ ശ്രവണം എന്ന് പറയുന്ന ഒരു സാധനയാണെന്നുള്ളത്. കാരണം സാധാരണ ആധ്യാത്മിക സാധനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ ശ്രവണത്തെ കുറിച്ച് നമ്മൾ കേൾക്കാൻ വഴിയില്ല. ജപം ഒന്ന് കേട്ടിരിക്കും, അല്ലെങ്കിൽ ധ്യാനം ഒന്ന് കേട്ടിരിക്കും. മന്ത്രം, തന്ത്രം, യന്ത്രം, പൂജ, ഭജന, ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് കേട്ടിരിക്കും. ധാരാളം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഒരിടത്ത് ഈ ശ്രവണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച്, കാരണം അത് കേൾക്കണമെങ്കിൽ ഉപനിഷത്തിലേക്ക് തന്നെ വരണം. സാധാരണ ആധ്യാത്മിക മാർക്കറ്റിലൊന്നും കിട്ടുന്ന സാധനമല്ല ഇത്. ഉപനിഷത്തിലേ ഉള്ളൂ. എന്താണ് അതിന് ഇവിടെ പ്രാധാന്യം? അവിടെ മറ്റൊന്നുമല്ല പറയുന്നു. ആത്മതത്വത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രവണം, മറ്റ് വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള ഉപാസനകളും, മറ്റ് ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള കർമ്മങ്ങളും എല്ലാം പറയുന്നുണ്ട്. തത്വജ്ഞാനത്തിന് ശ്രവണം എന്ന് പറയും. ഇപ്പൊ ലോകത്തിലെന്താ അതിന് പ്രസക്തി ഇല്ലാതെ പോയത്? കാരണം ലോകത്തിൽ തത്വജ്ഞാനത്തിന് പ്രസക്തിയില്ല. ലോകത്തിൽ ആധ്യാത്മിക സാധനങ്ങളെന്ന് പറയുമ്പോൾ ഓരോരോ ഫലത്തെ ഉദ്ദേശിച്ച് പറയുന്ന സാധനങ്ങൾ, അത് തത്വജ്ഞാനം എന്നുള്ളത്. ഇനി മുക്തി എന്ന് പറയുന്നിടത്ത് പോലും അത് വേണ്ടി തത്വജ്ഞാനം, അങ്ങനെ ഒരു വിഷയമേ അവിടെ വരുന്നുണ്ട്. ലോകത്ത് പ്രസിദ്ധമായിരിക്കും. ലോകം എന്ന് പറയുമ്പോൾ ഈ ഉപനിഷത്തൊഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും പ്രസിദ്ധമായിരിക്കുന്നത് മറ്റ് സാധനങ്ങളാണ്, ജപധ്യാനങ്ങളും മറ്റും. അതിലൂടെ ഒരു പ്രത്യേക അനുഭൂതി, സമാധിയോ, അങ്ങനെ മോക്ഷം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനാനുഷ്ഠാനത്തിലൂടെ കൈലാസം, വൈകുണ്ഠപ്രാപ്തി, ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിനു കാരണം സാമാന്യ ജനത്തിനതാ പറ്റിയത്. സാധാരണക്കാരന്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇത് വൈദികമായ ആധ്യാത്മികതയാണ്, വൈദികർക്കുള്ളതാണ്. അവിടെ മാത്രമാണ് ഈ ശ്രവണം എന്ന് പറയുന്നത് വരുന്നത്. അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്, ഒരുപാട് സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവർ, പലതരത്തിലുള്ള ആധ്യാത്മികമായി ചിന്തിക്കുന്നവർ, ജീവിക്കുന്നവർ ചോദിക്കും, എന്താ ഈ ശ്രവണ ശ്രവണം എന്ന് പറയുന്നത്? പുതിയൊരു സാധനമാണ്, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അത് ഉപനിഷത്തിലേ ഉള്ളൂ. അത് ഉപനിഷത്തിന്റെ മാർഗമാണ്, വേദത്തിന്റെ മാർഗമാണ്. അവിടെയും ഈ ശ്രവണത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം വന്നു? ഇത് പറഞ്ഞത് ആ ഒരു കാലമാണ്. മനുഷ്യന് എഴുതാൻ കൂടി അറിയാൻ വയ്യാതിരുന്ന ഒരു കാലത്തായി ഇത് പറഞ്ഞത്. അന്ന് പറയുക കേൾക്കുക എന്നുള്ളതല്ലാതെ രണ്ടാമതൊരു ഉപായമില്ല. എഴുത്ത് അറിഞ്ഞിട്ടും ഇതെഴുതാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പോഴും പറഞ്ഞും കേട്ടുമായിരുന്നു. അതുകൊണ്ടല്ലേ ഇത് അനാദി എന്ന് പറയുന്നു. പറഞ്ഞും കേട്ടും വന്നതാണ്. അപ്പോൾ കേൾക്കുക അല്ലാതെ ഈ തത്വത്തെ ഗ്രഹിക്കാൻ യാതൊരു ഉപായവും ഇല്ല. പിൽക്കാലത്ത് ഇത് എഴുതി വെച്ച് നമുക്ക് വരെ കേൾക്കേണ്ട ആവശ്യമില്ല, വായിച്ചാൽ മതി. ഇന്നാണെങ്കിൽ അതുമല്ല, ഒരുപാട് ഉപായങ്ങളുണ്ട്. ആരും പറയുന്നതും കേൾക്കണ്ട. എഴുതി വയ്ക്കും വേണ്ട, എന്നെല്ലാം റെക്കോർഡിംഗ് ഉണ്ട്. ഭാവിയിലൊരു കാലത്ത് ആരും ഗുരുക്കന്മാരന്വേഷിച്ചൊന്നും പോകത്തില്ല. അതിൻ്റെ ആവശ്യമില്ല, എല്ലാവരും റെക്കോർഡിംഗ് ഇവിടെ തന്നെ. അത് അരികെ ശ്രവണം, ദർശനമൊക്കെ അവിടെ തന്നെ വരും. ഇന്നുള്ളതിന്റെ അത്ര പോലും ഗുരുക്കന്മാർക്കൊന്നും ഭാവിയിൽ ഒരു പ്രസക്തിയും വരത്തില്ല. അവരെ അടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഈ ശ്രവണം തന്നെ മുഖ്യം. ആ ഒരു കാലഘട്ടത്തിൽ ഇത് ശ്രവിക്കുക അല്ല വേറെ വഴിയില്ല. ആത്മതത്വത്തെ ശ്രവിക്കുക. ആ ശ്രവം, ശ്രവണം എന്ന് പറയുന്നത് എന്താ? ആ തത്വത്തെ പ്രകാശിപ്പിക്കുന്ന വാക്യങ്ങൾ ശ്രവിക്കണം. തത്വത്തെ പ്രകാശിപ്പിക്കുന്ന വാക്യങ്ങൾ അതാണ് ഇവിടെ പറയുന്ന ആഗമം. ഭാഷകാരൻ പറഞ്ഞു ആഗമം, ആഗമത്തിനാണ് പ്രാധാന്യം. ഇവിടെ ഇപ്പൊ യാജ്ഞവാക്യം പറയുന്നു ആചാര്യൻ, മൈത്രേയ ഉപദേശിക്കുന്നു. ആഗമത്തിന് ഒരാചാര്യനും വേണം, പറയുന്ന ഒരാളും വേണം. പറയുന്ന ഒരാളല്ലെങ്കിൽ പിന്നെ ആഗമമുണ്ടോ? ഇല്ല, പറഞ്ഞാലേ ഉള്ളൂ. അന്ന് പറഞ്ഞാലേ ഉള്ളൂ, കാരണം എഴുതി വെക്കുന്നുണ്ട്. എഴുതി വെച്ചാൽ ആചാര്യൻ പോയാൽ എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കാം, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേൾക്കാം. അന്ന് അത്ര ഒരു സംബന്ധവും അന്ന് പൂർവം ആചാര്യൻ പറഞ്ഞ അതാണ്. ആചാര്യൻ ഇത് പറയണം, അതായത് ഈ തത്വത്തെ ഗ്രഹിച്ച ഒരാൾ ഇതിനെ പറയണം. തത്വോപദേശം, ആചാര്യന്റെ തത്വോപദേശമാണ് ശ്രുതി ശ്രവണം, ശ്രവണത്തിലൂടെ. അതുകൊണ്ട് അതിന് പ്രാധാന്യമാണ്. മറ്റു പ്രമാണങ്ങളെ അപേക്ഷിച്ച് മറ്റൊന്നിന്റെ ആവശ്യമില്ല. അനുമാനം, ഉപമാനം, അർത്ഥാപത്തി എന്നൊരു പ്രത്യക്ഷം പോലും, പ്രത്യക്ഷത്തിന് ഇവിടെ ഒരു നിലയുമില്ല. കാരണം പ്രത്യക്ഷം തന്നെ ഉണ്ട്. ഇപ്പോൾ ലോകത്തെ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു, തന്നെ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ ഒന്നും തത്വം പ്രത്യക്ഷമാകുന്നില്ല. അത് പ്രത്യക്ഷം കൊണ്ടും പ്രയോജനമില്ല. ഇപ്പോൾ ഓരോ ഒരു വഴിയേ ഉള്ളൂ, ശ്രവിക്കുക. മറ്റ് പ്രമാണങ്ങൾ ഈ ജീവന്റെ കയ്യിലുണ്ട്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് സർവമാനപ്രസക്തവും എല്ലാ മാനങ്ങളും ഇവിടെ പ്രസക്തമാകും. എങ്കിലും സർവമാന ഫലാശ്രയ, ഈ സർവമാനങ്ങളുടെയും ഫലമല്ല ഇത്. ശ്രോതവ്യ ഇത്യതപ്രഹ വേദാന്ത ഉപരുചയ. അതുകൊണ്ടിവിടെ ശ്രോതവ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. ഉപനിഷത്തിനെ തന്നെ ആശ്രയിക്കണം, അല്ലാതെ വഴിയില്ല. അത് കേട്ട് തന്നെ തികരണം ഈ തത്വത്തെ. കേൾക്കുമ്പോൾ കേൾക്കുന്നവന് ബോധിക്കുന്നു. ആത്മാ ദർശനാർഹ ഇതി വാക്യാർത്ഥം ഉക്തവ ശ്രോതവ്യം. ആത്മാ ദർശനാർഹമാണ്. ദർശിക്കാൻ എന്ന് വെച്ചാൽ അനുഭവിക്കാൻ യോഗ്യമായ ഒന്നാണ് ആത്മാ. എന്നിട്ട് ശ്രോതവ്യം പറയുകയാണ്. വേദാന്താനാമേവ ആത്മദൃഷ്ടി ഹേതുത്വേന സ്വീകാര്യ ചെയ്യാ ശ്രോതവ്യം. തസ്മാത് ഔപനിഷദത്വം. ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഔപനിഷദമാണ്, ഉപനിഷത് വെളിപ്പെടുത്തുന്നതാണ്, ശ്രുതി വെളിപ്പെടുത്തുന്നതാണ്. ആ ശ്രുതി എന്ന് പറയുന്നത് പിൽക്കാലത്ത് മാറി മാറി അത് ഗുരുവിന്റെ ഉപദേശം ആയി മാറി. അന്ന് ഈ ശ്രുതിയല്ല വേറെ ഉപായമില്ല. ദർശനസ്യ അവിധേയത്വാദ തതുപായ വിധീയതേ വേദാന്ത ശ്രവണം യത്നാതുപായ തർക്ക ഏവച. ദർശനം അത് വിധിക്കാൻ ഒക്കത്തില്ല, കാരണം അത് അനുഭവമാണ്. ഉപായങ്ങളെ വിധിക്കാൻ പറ്റും. ആത്മദർശനം എന്ന് പറയുന്ന ആത്മാനുഭവമാണ്, അതാർക്കും വിധിക്കാനൊക്കത്തില്ല. ആത്മദർശനത്തിന് എന്താണ് ഉപായം എന്ന് പറയാം. അത് പറയണ്ടോ, അത് പ്രമാണജന്യമായതാണ്. ഇപ്പോൾ പുസ്തകത്തെ കാണുന്നു, ഇത് പുസ്തകമാണെന്നുള്ള ബോധം എനിക്കുണ്ടാകും. ഈ ബോധത്തെ ആരും വിധിച്ചതല്ല, പുസ്തകത്തെ കണ്ടപ്പോൾ എനിക്കുണ്ടായതാണ് ഈ അറിവ്. വേദം പറഞ്ഞിട്ടല്ല ഇതുണ്ടായത്, ഗുരു പറഞ്ഞിട്ടല്ല. പുസ്തകത്തിൽ കണ്ടുകഴിഞ്ഞാൽ ഉണ്ടാവും, ബോധം ഉണ്ടാവും. പക്ഷെ ഈ ബോധത്തിന് വേണ്ടി നീ കണ്ണു തുറന്ന് പുസ്തകത്തെ കാണണം എന്ന് ഉപദേശിക്കും. ഉപായത്തെ വിധിക്കാം, ഉപായത്തെ വിധിക്കാൻ പറ്റും. അപ്പോൾ ആത്മാവിനെ ദർശിക്കണം, ദർശനം ആത്മജ്ഞാനം എന്ന് കേൾക്കുമ്പോൾ ഒരാളുടെ ജിജ്ഞാസ ഉണ്ടാകും, എങ്ങനെ ഈ ആത്മജ്ഞാനം ഉണ്ടാകും? ആത്മജ്ഞാനം തന്നെ കുറിച്ചുള്ള ജ്ഞാനം, സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്, തന്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം. എന്താ അതിനുപായം? നീ ഉപനിഷത് ശ്രവിക്കുക. ഉപായത്തെയാണ് വിധിക്കുന്നത്, ജ്ഞാനം വിധേയമല്ല. ശ്രവണം ശരി, വേദത്തെ അധ്യയനം ചെയ്തവൻ അവനിത് കേട്ടു. ആത്മാവാരെ ദൃഷ്ടം ശ്രോതവ്യം മന്ദവ്യം കേട്ടുകഴിഞ്ഞു. ഇതിൽ നിന്നവന് സാമാന്യ ജ്ഞാനം ഉണ്ടായി, ഈ പറയുന്നത് ആത്മാവിനെ കുറിച്ചാണ്. പക്ഷെ ആത്മാവ് എന്താണ്? അത് താനാണ്. താനാണെങ്കിൽ തന്നെ അത് തന്നിൽ എന്താണ്? മനസ്സാണോ, ഇന്ദ്രിയമാണോ, ശരീരമാണോ, അത് അതിനപ്പുറമാണോ, അതെല്ലാം കൂടെ ചേർന്നതാണ്. ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരും. ആ സംശയങ്ങളെ പരിഹരിക്കുന്നതിന് ശ്രവണം എന്ന് പറഞ്ഞാൽ കേവലം കേൾവി എന്നുള്ള അർത്ഥം എടുത്താൽ പോരാ. സാറിന് നമ്മൾ ശ്രവണം എന്ന് പറഞ്ഞാൽ, ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുക, കേവലം ഒരു കേൾവി എന്നുള്ള അർത്ഥം എടുത്താൽ പോരെ. കാരണം ആ കേൾവി കൊണ്ട് ഇത് ബോധിക്കണമെന്നില്ല. വേദാന്ത ശ്രവണം യത്നാത് ഉപായസ്തർക്ക ഏവച്ച, അത് യത്നപൂർവം, അതിന് യത്നം ആവശ്യമുണ്ട് ശ്രവണത്തിൽ. കാരണം സാധാരണ ശ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശബ്ദത്തിന്റെ ജ്ഞാനേ ഉണ്ടാകത്തുള്ളൂ, ശബ്ദം കേൾക്കാൻ കഴിയും. അതാണ് ഇപ്പോൾ ഉപനിഷത്ത് വായിക്കുന്നു, നമ്മളെല്ലാ ദിവസവും വായിക്കുന്നു. ശബ്ദം നമ്മുടെ നാവിൽ ഉറയ്ക്കും, ശബ്ദത്തെ ഉറപ്പിക്കാൻ പറ്റും. ശ്രവണം തന്നെയാണല്ലോ, ഗുരു ചൊല്ലിക്കൊടുക്കുന്നു, ശിഷ്യം കേൾക്കുന്നു, ശ്രവണം തന്നെയാണ്. കുറെ കാലങ്ങൾ കൊണ്ട് ഉപനയനം കഴിഞ്ഞ് ഇതിങ്ങനെ ചൊല്ലി ചൊല്ലി കേട്ട് പഠിക്കുന്നു. എന്താ ഇത്? ശ്രവണമാണ്. പക്ഷെ ശ്രവണമാണെങ്കിലും കേവലം ശബ്ദ ശ്രവണമാണ്, അർത്ഥബോധം ഉണ്ടാവണമെന്നില്ല. അർത്ഥബോധം എന്ന് പറയുന്നത് അവന്റെ പല യോഗ്യതകളെ ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ശ്രവണം മാത്രം പോരാന്ന്. വേദാധ്യയനം ചെയ്യുന്നവരെല്ലാം ഇത് ശ്രവിച്ചവരാണ്, പ്രയോജനം എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. അവരാണ് ഇതിനെ വിട്ടിട്ട് ഇത് അർത്ഥവാദമാണ് എന്ന് വിട്ടിട്ട് കർമ്മങ്ങളിലേക്കും ഉപാസനകളിലേക്കും പോകുന്നു. ഇപ്പൊ കേവല ശ്രവണം കൊണ്ട് പറ്റില്ല, അതിന് വിത്പത്തി അത് വേണം. വിത്പത്തി എന്ന് പറഞ്ഞാൽ ആ ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളുടെ അർത്ഥം, അതുമായിട്ടുള്ള ബന്ധം, ഇതിനെക്കുറിച്ചുള്ള ബോധം വേണം. ഈ ശബ്ദം എന്തിനുദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഇതിന്റെ അർത്ഥം, ഇത്തരത്തിൽ ശരിയായ ബോധം വേണം. പിന്നെ ഇവിടെ പറയുന്നത് എന്താണോ, ഇതുവരെ പറഞ്ഞതുപോലെ സ്വർഗത്തെക്കുറിച്ചോ യാഗത്തെക്കുറിച്ചോ ഒന്നുമല്ല, കേൾക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞത്. കേൾക്കുന്നവനെ കുറിച്ച് പറഞ്ഞപ്പോ അത് മനസ്സിലാക്കണമെങ്കിൽ അവന്റെ ഇന്നുള്ള അനുഭവത്തിന് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. ഇന്ന് അവൻ ധരിച്ചിരിക്കുന്ന എന്താണ്, ഞാൻ ഈ ശരീര ബോധത്തോടുകൂടി ഞാൻ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോ അത് തന്നെ ബഹിർമുഖമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ, ആത്മാ എന്നാ പറഞ്ഞത്. ആത്മാവിനെ കുറിച്ചാണ് നീ ശ്രവിക്കേണ്ടത് എന്ന് പറഞ്ഞു. അവിടെ അന്തർമുഖത ആവശ്യമാണ്, അന്തർമുഖമായ ശ്രവണം അതാണ്. കാരണം തന്നെ കുറിച്ചാണ് ഇവിടെ ശ്രവിക്കേണ്ടത്. താൻ തന്നെ കുറിച്ച് ശ്രവിക്കുക. താൻ ഇതുവരെ ശ്രവിച്ചിരുന്നത് അന്യമായ വിഷയങ്ങളെ കുറിച്ചാണ്. ഇവിടെ അത് ശരീരം പോലുമല്ല, താനെന്ന് സ്വയം കരുതുന്ന ശരീരം പോലുമല്ല, അതിനും ഉള്ളിലുള്ള സൂക്ഷ്മമായ വസ്തുവിനെ കുറിച്ചാണ് ഇവിടെ ശ്രവിക്കുന്നത്. അപ്പൊ അന്തർമുഖത വേണം. അപ്പൊ ശ്രവണം മാത്രം എങ്ങനെ, ശബ്ദശ്രവണം കൊണ്ട് എങ്ങനെ ബോധമുണ്ടാവും? വ്യുത്പത്തി വേണം, അന്തർമുഖത വേണം. പിന്നീട് ഇവിടെ പറയുന്ന യോഗ്യതകളല്ല, മനഃശുദ്ധി തുടങ്ങി എന്തെല്ലാം യോഗ്യതകൾ ഇതിന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വേണം. അവിടെ ആ യോഗ്യതകളൊക്കെ സമ്പാദിച്ച് യത്നതഃ, ആ യോഗ്യതകളോടുകൂടി അയാൾ ശ്രവിക്കണം. ആ ശ്രവണത്തിന്റെ ഭാഗമായി വരുന്നു മനനം, ഉപായ സ്തർഭയേ വച്ച. അതിന് സഹായകമായ മനനം എന്നർത്ഥം. ആ മനനത്തിനുള്ള ഊഹാപോഹ സാമർഥ്യം മനസ്സിനുണ്ടാകും. ഇത്രയെല്ലാം പറഞ്ഞല്ലോ, ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്നാകണം. ശ്രവണം, മനനം, നിധിധ്യാസനം എന്നുള്ള ഇത് മൂന്നും ഒന്നായി മാറും. ഇത് ഏകത്വം ഏതാനുപകതാനി. അതിന് ശ്രവണം ഇത്ര, മനനം ഇത്ര, നിധ്യാസനം ഇത്ര എന്ന് വേർതിരിക്കാൻ കഴിയാത്ത തരത്തിൽ ആണ് നമ്മൾ പറഞ്ഞത്. ശ്രവണ മനന നിധ്യാസനങ്ങളെല്ലാം ഏകകാലത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രവിക്കുന്നതവൻ മനനത്തിലൂടെ നിശ്ചയിക്കുന്നു. അപ്പോൾ അത് ഏകരൂപത്തിലായി, വേറെ വേറെ ആകുന്നില്ല. വിധീയമാന ശ്രവണസി അഗ്നിഹോത്രാദിവ അസകൃത് അനുഷ്ഠേയത്വം യത്ന. അപ്പൊ ശ്രവണം ഒന്ന് കേട്ടു കഴിഞ്ഞോ? ഇല്ല, കേട്ടാൽ അത് ഗ്രഹിക്കണ്ടേ? ഗ്രഹിക്കുന്നത് തന്നെ ഒന്ന് പറഞ്ഞതുപോലെ എന്താണ് പ്രസീതതി, ദോഷങ്ങളെല്ലാം പറയുക, ആ ജ്ഞാനം വ്യക്തമാണ്. അപ്പൊ അതിന് ആവർത്തി ആവശ്യം. വീണ്ടും തുടരണം. ഒരു തവണ കേവലം കേട്ടു, ശബ്ദം കേട്ടു, അതുകൊണ്ട് കാര്യം നടക്കത്തില്ല. ഇനി അതിന്റെ പൂർണ്ണതയിലാണെങ്കിൽ എന്താണ് ഈ പറയുന്ന വ്യുത്പത്തിയും മനസ്സിന്റെ ഏകാഗ്രതയും മനസ്സിന്റെ അന്തർമുഖതയും മറ്റ് സമാധി യോഗ്യതകളും എല്ലാം വന്നു കഴിഞ്ഞാൽ ആ ശ്രവണം മതി. അതാണ് ശ്രവണത്തിനപ്പുറം മറ്റൊരു സാധനം ആവശ്യമില്ല എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ശ്രവണം എന്ന് പറയുമ്പോൾ ആ ശ്രവണം അന്യൂനമായിരിക്കും, ന്യൂനതകളില്ലാത്തതായിരിക്കും, അപൂർണമായിരിക്കും. നമ്മുടെ ഭാഷകാരം പറയുന്നില്ല, ഏകത്വം ഏതാനുപകാരി. മനന നിധ്യാസനങ്ങളോട് ഏകത്വം പ്രാപിച്ച ശ്രവണമായിരിക്കണം. അങ്ങനെ ഒരു ശ്രവണമാണെങ്കിൽ അത് മതി. അല്ലാതെ അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ ശബ്ദം കേട്ടത് കൊണ്ട് മാത്രം ശ്രവണമായില്ല. അർത്ഥം മനസ്സിലായാലും പോരാ, വീണ്ടും ബാക്കിയുണ്ട്. അതിന്റെ താല്പര്യത്തിൽ എത്തിച്ചേരണം. ശ്രുതിലിംഗാദികോ ന്യായ ശബ്ദശക്തി വിവേകകൃത് ആഗമാർത്ഥ വിനിശ്ചിത്യേ മന്ദവ്യേ ഇതി ഭണ്യതേ. എന്താണ് ശ്രവണം പറയുന്നു? ശ്രുത്യാദി ശക്തി താത്പര്യ നിശ്ചായകൈർന്യായൈഹി ബ്രഹ്മാത്മനി വേദാന്ത താല്പര്യ നിരൂപണ ശ്രവണം. അപ്പൊ ശ്രവണം എന്ന് പറയുമ്പോൾ ശബ്ദം കേട്ടു, അങ്ങനെയല്ല, പാട്ട് കേട്ടു, അതുപോലെ വേദം കേട്ടു, അതുകൊണ്ട് ശ്രവണമായില്ല. അല്ലെങ്കിൽ അത് കേവല ശ്രവണം എന്ന് പറയാം, കേട്ടു, അത് ഉപനയനം ചെയ്ത് വേദാധ്യയനം തുടങ്ങിയ കാലം വരെ ഇത് കേൾക്കുകയാണ്. ആത്മാവാരേതിഷ്ടം ശ്രോതൃപ്തിയാണ്. ഇത് കേട്ടിട്ടാണല്ലോ എത്രയോ പേര് ഇത് ഉപേക്ഷിച്ചിട്ട് കർമ്മത്തിലേക്ക് പോയത്, ഗർഹസ്ഥ്യത്തിലേക്ക് പോയത്, മുമ്പ് പറഞ്ഞ ആ സന്യാസത്തിലേക്ക് പോയില്ല. എന്തുകൊണ്ട്? അത് ശ്രവണമല്ലാതെ ശബ്ദം കേട്ടു അത്രയോ. ശ്രവണം എങ്ങനെയായിരിക്കണം? ശ്രുത്യാദിഭി, ഇവിടെ തന്നെ വേദത്തിന് വേദത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാനുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് ഉപയോഗിക്കുന്ന സങ്കേതം എങ്ങനെയാണ് പറയുന്നത്? ശ്രുതി, ലിംഗം, വാക്യം, വർണ്ണം, സ്ഥാനം, സമാഖ്യ, ഇങ്ങനെ കുറെ നിയമങ്ങൾ, കുറെ സങ്കേതങ്ങളെ കുറിച്ച് പറയും മീമാംസ. അപ്പൊ അതിന്റെയൊക്കെ സഹായത്തോടുകൂടി അങ്ങനെ പറയാൻ കാരണം, ഇപ്പോ ആത്മാവാരി ദ്രഷ്ടവ്യ ശ്രോതവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിൽ നിന്ന് ഈ ഭാഗത്തെ മാത്രം അടർത്തി മാറ്റി ചിന്തിക്കാൻ ഒക്കത്തില്ല. വേദം എന്ന് പറയുന്നൊരു പൂർണ്ണ ശാസ്ത്രമാണ്, സമ്പൂർണ്ണ ശാസ്ത്രമാണ്. ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്ന എന്തുകൊണ്ടെന്ന് അറിയണമെങ്കിൽ പൂർവാപര വിചാരം ചെയ്യണം. മുമ്പ് എന്തിനെ കുറിച്ച് പറഞ്ഞു, ഇനി എന്താ പറയാൻ പോകുന്നത്, അതിൽ ഇവിടെ പറയുന്ന തത്വ ഇതിൽ നിന്നെല്ലാം എങ്ങനെ ഗ്രഹിക്കാം, ആ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ ധരിക്കുന്ന എന്താണ് ആത്മാവരേദൃഷ്ടവ്യ എന്ന് പറയുന്നത്. സ്വസ്വരൂപത്തെ കുറിച്ച് പറയുകയാണ്. ഇവിടെ തത്വം താൻ തന്നെയാണ് തന്നെയാണ് ഗ്രഹിക്കേണ്ടത്, അല്ലാതെ പൂർവാപര ചിന്തയൊന്നും കൂടാതെ ആത്മാവാരേദൃഷ്ടവ്യ ഇത് മാത്രം കൊണ്ടല്ല, തത്വം അസി എന്ന് കേട്ടത് കൊണ്ട് മാത്രമായി. ആ തത്വം മനസ്സിലാക്കണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? വളരെ പിറകിലേക്ക് പോകണം. എന്തിനാ തത്വം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ ഭ്രമമുണ്ടാകും. തസ്സൃഷ്ട തദ്ദേവാന പ്രാവശ്യം, അങ്ങനെ പിറകിലേക്ക് പോകണം. ആത്മീയവേദം എന്ന് പറഞ്ഞ് വളരെ പിറകിലേക്ക് പോയാലേ തത്ത് കിട്ടത്തുള്ളൂ. അതിന് ഇവിടുത്തെ തത്വം അസീം അവിടുത്തെ തത്വം തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്യങ്ങൾ വാക്കുകൾ സങ്കേതങ്ങളിടയിലുണ്ട്. അതിനാണ് ശ്രുതി, ലിംഗം, വാക്യം, പ്രകടനം, സ്ഥാനം എന്നെല്ലാം പറയുന്നത്. ഇത് പൂർവമീമാംസകർ കർമ്മങ്ങളുടെ വ്യക്തമായ അറിവിന് വേണ്ടി ഉപയോഗിച്ച സങ്കേതങ്ങളാണ്. അത് വേദത്തിൽ എല്ലായിടത്തും അത് പ്രയോഗിക്കാം എന്ന് പറയുന്നു. ആ സങ്കേതങ്ങളിലൂടെ എല്ലാം പരിശോധിച്ചിട്ടാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. ഇത് സ്വസ്വരൂപമായ ആത്മതത്വത്തെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ നിശ്ചയിച്ച കാര്യം നമ്മളെ ബോധിപ്പിക്കുകയാണ് ഭാഷ്യം എന്ന് പറയുന്നു. ഇതിന്റെ താല്പര്യം ഇന്നതാണോ? അപ്പൊ അത് ബോധ്യപ്പെടണമെങ്കിൽ അതിന് ശക്തി താത്പര്യ നിശ്ചായകൈർന്യായൈഹി, എന്താണ് അതിന്റെ വാച്യാർത്ഥം, അത് താത്പര്യം എന്താണ്, അതിന്റെ ലക്ഷ്യാർത്ഥം എന്തുകൊണ്ട്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആത്മാ എന്ന് കേട്ടത് കൊണ്ടായില്ല. കാരണം ആത്മാ എന്ന് പറഞ്ഞാൽ എവിടെയും ആ ശബ്ദം ഉപയോഗിക്കും? ഏതൊരു വസ്തുവിനെയും ആത്മാന്ന് പറയാം. തന്റെ സ്വരൂപത്തെ മാത്രമാണ് പുസ്തകം, പുസ്തകത്തിന്റെ ആത്മാ എന്ന് വെച്ചാൽ പുസ്തകത്തിന്റെ ഈ രൂപം എന്നേ അർത്ഥമാണ്. മേശയുടെ ആത്മാ എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ രൂപം എന്നേ അർത്ഥമാണ്. ആത്മാവിനൊരു വസ്തു എന്നുള്ള അർത്ഥമേ ആണ്. അത് തന്നിലേക്ക് വരുമ്പോൾ അതിന്റെ താല്പര്യം മനസ്സിലാക്കണം. ആത്മാന്ന് വെച്ചാൽ ഞാൻ, ആത്മനഹ എന്റെ പറയുന്നു, ആത്മനഹ ശരീരം എന്റെ ശരീരം എന്നതിനർത്ഥമുള്ളു. അഹം ശബ്ദം ഞാൻ, അതിന് പറയും മമ എന്റെ ഷഷ്ടി. ആ ശബ്ദമുള്ള ആത്മശബ്ദത്തിന്റെ ഷഷ്ടിക്ക് ആത്മന എന്റെ എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ അതല്ല, അതിന്റെ വാച്യാർത്ഥം അങ്ങനെ ഉപയോഗിക്കും. അതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അതിന്റെ പിന്നിലാണ്. അത് തന്നെ സർവാത്മകമായിരിക്കുന്നു. ഇത്തരത്തിൽ ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? ശക്തി, താത്പര്യം, നിശ്ചായകേഹി, ന്യായഹി, അതിനുള്ള യുക്തികളുണ്ട്, അതിനുള്ള നിയമങ്ങളുണ്ട്. ഭാഷയിൽ നിന്ന് ഇന്ന അർത്ഥം ഗ്രഹിക്കണം എന്നുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് ബ്രഹ്മാത്മനി വേദാന്ത താത്പര്യ നിരൂപണം തന്നെ ഗ്രഹിച്ച്, തന്നെ ഗ്രഹിച്ചാൽ മതിയോ? ആത്മീകത്വത്തെ ഗ്രഹിക്കും. സർവവും ഇത് തന്നെ. അവിടെ ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയം, നാമം, രൂപ ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നുമില്ല. ബ്രഹ്മാത്മനി സർവാത്മാവിൽ വേദാന്ത താല്പര്യം നിരൂപണം അവിടെയാണ്. ഈ ശ്രവണത്തിന്റെ താല്പര്യം അവിടെയാണ്. ഇതാണ് ശ്രവണം എന്ന് പറയുന്നത്. ഈ ശ്രുതി മറ്റുപയോഗിച്ച് ഇതിന്റെ പരമമായ താല്പര്യത്തെ നിർണയിക്കുന്നിടത്തെ ശ്രവണമാകും. അല്ല, ശ്രവണം എന്ന് പറഞ്ഞാൽ കേവലം കേൾവി മാത്രമാണ്. അങ്ങനെ വരുന്നിടത്ത് ഇവിടെ എന്താ പറയുന്നത്? താല്പര്യ നിരൂപണം, അതിലൂടെ താല്പര്യ നിശ്ചയത്തിലെത്തണം. ഇവിടെ പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, നിശ്ചയത്തിലെത്തണം. അപ്പോൾ ശ്രവണം, മനനം, നിധ്യാസനം മൂന്നും ഒന്നാകും. നിശ്ചയരൂപത്തിൽ മൂന്ന് ഒന്നാകുമ്പോൾ അതിന് ശ്രവണമെന്നോ മനനമെന്നോ നിധ്യാസനമെന്നോ ഏത് പേരിലും വിളിക്കും. അതിൽ ഓരോന്നിനെയും വേർതിരിച്ച് പറയുന്നു. ശ്രവണം കൊണ്ട് അതിന്റെ താല്പര്യം എന്താണെന്ന് നിരൂപണം ചെയ്യുക. മനനം കൊണ്ടോ ശ്രുത്യാദിന ജ്ഞാതസ്യ തത്വസ്യ അസംഭാവനാദി നിരാസേന നിശ്ചയാർത്ഥം ദ്വൈത മിഥ്യാത്വ സാധകു യസ്തർക്ക തത് അനുസന്ധാനം മന്ദവ്യ. ഇതിന്റെ താല്പര്യത്തെ ആദ്യം നിരൂപണം ചെയ്യുന്നു. ഇപ്പൊ ശ്രവണം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ്? താത്പര്യ നിരൂപണം. വെറുതെ കേൾക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ശ്രവണത്തിൽ നമ്മളിൽ സംഭവിക്കുന്നു അത് തന്നെയാണ്. നമ്മൾ ആവർത്തിച്ച് ശ്രവിക്കുന്ന ഈ തത്വത്തെ, താത്പര്യത്തെ നമ്മൾ എന്താണ് ഈ ശബ്ദത്തിന്റെ താല്പര്യം, എന്താണ് ഈ ശബ്ദം എന്നെ ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നിങ്ങനെ നിരൂപണം ചെയ്യുകയാണ് ശ്രവണം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, കേവലം നമ്മൾ പറയുന്ന പോലെ ശബ്ദശ്രവണമല്ല, അത് ശബ്ദബോധത്തിന്റെ പ്രക്രിയയാണ്. അവിടെ ആ ശ്രവണം തുടരുമ്പോൾ ആ ഏതൊരു സ്വരൂപത്തെയാണോ താൻ ശ്രവിക്കുന്നത്, തന്നെക്കുറിച്ച് ഇതിന്റെ തത്വമാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ, ഏതൊരു തത്വമാണെന്നാണോ തന്നെ ശ്രുതി വെളിപ്പെടുത്തുന്നത്, അവിടെ വരും വിപരീത ബുദ്ധിയും മറ്റും സംശയവും മറ്റും വരും. അതിനെ പരിഹരിക്കത്തക്ക രീതിയിലുള്ള തത്വസ്യ അസംഭവന നിരാശ നിശ്ചയാർത്ഥം, അതിനെ പരിഹരിച്ച് താൻ ഈ ശരീരമല്ല, ആത്മതത്വമാണ്, താൻ അസത്താണ്, ഇത്തരത്തിൽ ഉള്ള ഊഹം ദ്വൈത മിഥ്യാത്വ സാധനം അങ്ങനെ പറയാം. ഇപ്പൊ തനിക്ക് പല ബുദ്ധിയുണ്ട്, ആ പല ബുദ്ധികളെ നിരാകരിക്കുക, അതാണ് ദ്വൈത മിഥ്യാത്വം. അതിനെ സ്ഥാപിച്ചിട്ട് ആത്മബുദ്ധി ഉറപ്പിക്കുക, അതിന്റെ ഊഹാപോഹം, അത് എന്തുകൊണ്ട് താൻ ശരീരമാകാൻ പാടില്ല, എന്തുകൊണ്ട് താൻ ശരീരമാകണം, താൻ എന്തുകൊണ്ട് താൻ ആത്മാവാകണം, ആത്മാവായാൽ തന്റെ സ്വരൂപം എന്താണ്, നിത്യമാണോ അനിത്യമാണോ, എന്തുകൊണ്ട് അനിത്യമാകാൻ പാടില്ല, എന്തുകൊണ്ട് അത് നിത്യമാകണം, അത് സർവവ്യാപകമാണോ പരിച്ഛിന്നമാണോ, എന്തുകൊണ്ട് പരിച്ഛിന്നമാകാൻ പാടില്ല, ഇത്തരത്തിൽ ഉള്ള ഊഹാപോഹം എന്ന് പറയുന്ന യുക്തി. ഇതിലൂടെ ഈ ആത്മതത്വത്തെ അനുസന്ധാനം ചെയ്യുക. അത് മനനം. നമ്മൾ ശ്രവണ സമയത്ത് തന്നെ മനനം അനുഷ്ഠിക്കുന്നു. ശ്രവിക്കുമ്പോൾ തന്നെ മനനവും നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്വത്തെ ഗ്രഹിക്കുമ്പോൾ തന്നെ വസ്തുതത്വ വിവക്ഷേഹ മന്ദവേദി ശാസന യോഷിത് അഗ്നാദിദൃഷ്ടോഹി നൈവ മന്ദവ്യതാവിധി. ഇവിടെ മനനം എന്നെന്തുകൊണ്ട് എടുത്തു പറയുന്നു? പറയുന്നത് മനനമാണ്, ഉപാസനയല്ല. രണ്ടും രണ്ടാണ്. പഞ്ചാഗ്നി വിദ്യയും മറ്റും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. യോഷിത് സ്ത്രീയിൽ അഗ്നിബുദ്ധി എന്ന് പറയുന്നു. പലതര വാചം ധേനു ഉപാസീത, വാക്കിനെ ധേനുവായി ഉപാസിക്കുക. ഇവിടെയൊന്നും മനനം ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല, ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഉപാസന കേവല ശ്രദ്ധ മാത്രം മതി. എന്തു പറയുന്നു? ഗുരു പറയുന്നു, നീ ഇന്നത് ചെയ്യുന്നു. ചിന്തിക്കാൻ പറയുന്നില്ല. അപ്പൊ അവിടെ ഉപാസനയ്ക്ക് ശ്രദ്ധ മതി. അത് തന്നിൽ വിവേകമുണ്ടോ, തന്നിൽ മൂഢതയുണ്ടോ, അതൊന്നും അവിടെ വിഷയമില്ല. മൂഢതയായാലും മതി, ശ്രദ്ധിക്കുക. അത് പറയുന്നെന്തോ അത് അതുപോലെ പാലിക്കുക. പലപ്പോഴും ശ്രദ്ധ ഈ മൂഢതയുടെ പര്യായമായിട്ട് വരും. വാസ്തവത്തിൽ അതല്ല ശ്രദ്ധയെങ്കിലും അധികാരഭേദമനുസരിച്ച് ആ മൂഢതയും പറയാം ശ്രദ്ധയാണ്. അവൻ എന്താ ഗുരു പറഞ്ഞത് അവനനുസരിച്ചു, അത്ര അവൻ ചിന്തിക്കുന്നില്ല. ഉപാസനയ്ക്ക് വേണ്ടത് അതാണ്, പറയുന്ന അനുസരിക്കുക, ചിന്തിക്കരുത്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ പറയുന്നത് അത് അതുപോലെ അനുഷ്ഠിക്കുക. വാക്കിനെ ധേനുവായി ഉപാസിക്കുക ഗുരു പറഞ്ഞു. ഉടനെ അവൻ അപ്പൊ തുടങ്ങി, വാക്കിനെ വാക്ക് ധേനുവാണ് എന്ന് പറയും. ഉപാസിച്ചാൽ ആ ഉപാസനയുടെ ഫലമുണ്ടാകും. ഇവിടെ കേവലം ശ്രദ്ധാപൂർവമായ ആ ഭാവന മാത്രം മതി, ഒന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. വാക്കെന്ന് പറയുന്നത് എന്താ? ശബ്ദമാണ്. ധേനു എന്ന് പറയുന്നത് എന്തിനാണ്? പശുവിനെയാണ്. അപ്പോ ഈ ശബ്ദത്തെ പശുവായിട്ട് ഉപാസിക്കുന്നു. ശബ്ദം എന്ന് പറയുന്നത് അരൂപമാണ്. പശു എന്ന് പറയുന്നതോ പാല് തരുന്നതാണ്, കൊമ്പും പാലും കാലും തലയും എല്ലാവുന്നതാണ്. അതെങ്ങനെ അരൂപമാകുന്ന ശബ്ദമാകുന്നു? ഇങ്ങനെ ചിന്തിക്കാൻ പോയത്, ഇങ്ങനെ ചിന്തിച്ച ഉപാസന നടക്കത്തില്ല. ഉപാസനയെ പറ്റിയില്ല. അവിടെ ശ്രദ്ധ മാത്രം. ഗുരു പറഞ്ഞു എന്താണ്? വാക്കധേനുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കരുതുന്നു വാക്കധേനുവാണ്. എന്നിട്ട് അതിനെ ആവർത്തിക്കുന്നു, വാക്കധേനുവാണ്, വാക്കധേനുവാണ്. മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു, ഈ ശബ്ദം ധേനുവാണ്. അതിനും വ്യക്തമാണ് എന്താണ്? സ്ഥലഗ്രാമം വെച്ചിട്ട് പറയുന്നു, അതായത് വിഷ്ണുവാണ്. സാളഗ്രാമം എന്ന് പറയുന്നത് നദിയിൽ നിന്ന് കിട്ടിയ ഒരു കല്ലാണ്, ഒരു കല്ലിന്റെ ഭക്ഷണം. ഇതെങ്ങനെയാണ്? സശങ്കചക്രം സകിരീടകുണ്ടനം എന്നെല്ലാം വർണ്ണിക്കുന്ന വിഷ്ണുവാകുന്നു. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവിടെ ശ്രദ്ധ മാത്രം, ഇത് വിഷ്ണുവാണ്, മറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല. അതാണ് ഉപാസന. ഉപാസനയിൽ ചിന്ത പാടില്ല. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത്? സാളഗ്രാമം എന്ന് പറയുന്ന ഒരു കല്ലിന്റെ കഷണം. അവിടെ എന്താണ്? വിഷ്ണു എന്ന് പറയുന്ന മറ്റൊരു തത്വത്തെ അവിടെ ആരോപിക്കുന്നു. അറിവിക്കുകയെന്ന് വെച്ചാൽ ഭാവന ചെയ്യുന്നു, അത് ഉപാസന. അത് വസ്തുതത്വപരമല്ല, ഇത് കല്ലാണ്, ഇതിനെ കല്ലായി മനസ്സിലാക്കണമെന്നല്ല പറയുന്നത്. ഒന്നിനും മറ്റൊന്നിലേക്ക് ആരോപിക്കുകയാണ്, എന്നിട്ട് അങ്ങനെ ഭാവന ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ചിന്തിച്ചത് നടക്കത്തില്ല. ഭാവന ഉപാസനയ്ക്ക് ചിന്തയുടെ ആവശ്യമില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ്, ഉപാസന എന്ന് പറയുന്ന അത്യന്തം മൂഢബുദ്ധികൾക്കാണ്, ചിന്തിക്കുന്നതിന് വേണ്ടിയല്ല. അതുകൊണ്ടാണ് അതിന് സാർവത്രികത വന്നത്. ലോകത്ത് നമുക്ക് കാണുന്ന കാര്യം ഭൂരിപക്ഷം പേരും ഈ ഉപാസനയിലാണ്. മതങ്ങളും ദൈവങ്ങളും ദേവതകളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉപാസനയുടെ തലത്തിലാണ് നിൽക്കുന്നത് പറയുന്നു. അതുപോലെ വിശ്വസിച്ച് ചിന്തിക്കുന്നില്ല. സർവത്ര ഉപാസന കാണും. അവിടെ അതിന്റെ ഒരു തകരാറെന്താണ്, അത് വസ്തുതത്വപരമല്ല, ഒരു വസ്തുവിനെ മറ്റൊന്നായി മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ വേദാന്ത വസ്തുപര ഉപാസ്തുതിപരായി കേന്ദ്രം. അങ്ങനെ ചിലർ കരുതുന്നുണ്ട് ഉപനിഷത്തെല്ലാം അങ്ങനെ ഒരു ഉപാസനയെ വിധിക്കുകയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് ഉപാസിക്കുന്നു എന്ന് പറഞ്ഞ എന്താണ്, അഹം എന്ന് പറയുന്ന എന്റെ അനുഭവമാണ് ഞാൻ എന്നുള്ള ഈ ബോധം. ഈ ബോധം എന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന പരിച്ഛിന്നമായൊരു അനുഭവമാണ്. ഇതിനെ എന്താണ് ബൃഹത്, സർവവ്യാപകമായാണ് ബൃഹത്ത് എന്ന് വെച്ചത്. ആ ബ്രഹ്മം, ബൃഹത്തായ ബ്രഹ്മം എന്ന് ധ്യാനിക്കുക, ഇത് ഉപാസനയാണ്. ഇതുകൊണ്ട് എനിക്ക് സ്വയം അറിയാം ഞാൻ ബൃഹത്തല്ല, ഞാൻ ഈ ശരീരത്തിന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ഒരു ബോധത്തിന്റെ കണികയാണ്, അഹം ബോധത്തിന്റെ. ഞാനിങ്ങനെ ബൃഹത്താകും, പക്ഷെ ചിന്തിക്കരുത് ഞാൻ ബൃഹത്താണ് എന്ന് ഉപാസിക്കുക. ഞാനവനായി ധ്യാനിക്കുക, മറ്റൊന്നും ചിന്തിക്കരുത്. ചിന്തിച്ച് ഉപാസിക്കാൻ കഴിയത്തില്ല. ഇവിടെ തത്വം അങ്ങനെയല്ല, വസ്തുനിഷ്ഠമായി ബോധിപ്പിക്കുക. അവിടെ നിന്നോട് നീ ഉപാസിക്കണമെന്ന് പറയുകയാണ്, ഭാവന ചെയ്യാൻ പറയുകയാണ്. ഉപാസന കേവലം ഭാവനയാണ്, മാനസിക ഭാവന. എവിടെയും എന്തും ആർക്കും ഭാവനയില്ല. അതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഭാവന നമുക്ക് ഉദാഹരണം പറഞ്ഞപ്പോൾ സജ്ജനം കണ്ടിട്ട് നമ്മൾ ഭാവന ചെയ്യുന്നു, ദുർജനമാണ് ഒരു ദുർജനം കണ്ടിട്ട് നമ്മൾ ഭാവന ചെയ്യുന്നു, ഇത് സജ്ജനമാണ്. വസ്തുനിഷ്ഠമല്ല. അതുപോലെ മൂഢ ഭാവനയാണോ ഉപാസന? അല്ല. കഥം വേദാന്തേഷു വസ്തുനി തത്വം, അതല്ലേ ഈ വേദത്തിൽ നമുക്ക് ഇവരിടത്തും വിശേഷിച്ച് വ്യക്തമായിട്ട് പ്രതിമാപൂജ ഒന്നും പറയുന്നില്ല. ശിവന്റെ, വിഷ്ണുവിന്റെ, ഗണപതിയുടെ, സുബ്രഹ്മണ്യന്റെ ഒക്കെ വിഗ്രഹങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപൂർവം ചില സൂചനകളുണ്ട്. ഇന്ദ്രനും കയ്യിൽ വജ്രമുണ്ടെന്നും മറ്റും പറയുന്നുണ്ട്. അതും അത് പൂർണ്ണ രൂപത്തിലല്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൽപ്പിക്കാം അത് ഒരു വിഗ്രഹത്തെ കുറിച്ച് പറയുകയാണ്. ഇവിടെ എന്താണ് ആത്മാവ അരേ ദ്രഷ്ടവ്യ എന്നാ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞു. പക്ഷെ പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നു, വിഗ്രഹാരാധനയും പൂജയും എല്ലാം സർവത്ര വ്യാപകമായി. വേദത്തിൽ പറഞ്ഞതല്ല ലോകത്ത്, പക്ഷെ അത് പ്രചരിച്ചു. എന്തുകൊണ്ട്? അത് കേവലം ശ്രദ്ധ ആശ്രയിക്കുന്ന കാര്യങ്ങൾ, വസ്തുനിഷ്ഠമായ കാര്യങ്ങളല്ല. ആസ്തിക്ക് ബുദ്ധിയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കല്ലിനെ വച്ചിട്ട് ദൈവമാണെന്ന് ഭാവന ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവതയാണെന്ന് ഭാവന ചെയ്യും. ലോക സാധാരണമായി ഇത്തരം ശ്രദ്ധയുള്ളവരാണ് കാണപ്പെടുന്നത്. പൊതുവെ സമൂഹത്തിന് ഇത്തരം ശ്രദ്ധയാണ് അവരാശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമൂഹം അതിന്റെ പുറകെ പോകുന്നു. വേദം അത് പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടാണ് പിൽക്കാലത്ത് അതൊക്കെ ഉണ്ടായി വന്നത്. സമൂഹ ഭൂരിപക്ഷവും അത്തരം മൂഢശ്രദ്ധയുള്ളവരാണ്. അവർക്കതേ പറ്റും. അവരോട് വസ്തുനിഷ്ഠമായ തത്വം പറഞ്ഞാൽ ഗ്രഹിക്കത്തില്ല. നീയാണ് അത് ആ ശിവൻ വിഷ്ണു എന്നെല്ലാം പറഞ്ഞ് പ്രതിമ ഉണ്ടാക്കി വെച്ച് പൂജിക്കുന്നത്, അത് വാസ്തവത്തിൽ ആ തത്വം നീയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടത് പ്രചരിച്ചു. കാരണം ലോകബുദ്ധിക്ക് അനുസരിച്ച് വേണമല്ലോ. ലോകബുദ്ധി അങ്ങനെയാണ്, കേവല ശ്രദ്ധയുള്ള മൂഢബുദ്ധികളാണ് ലോകത്ത്. അതുകൊണ്ടത് പ്രചരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ അത്തരം ബുദ്ധിയുള്ളവരും മൂഢബുദ്ധികളുള്ളവരും ഇത് കാണുമ്പോഴും ഇതെന്തോ ധ്യാനിക്കാനുള്ളതാണെന്ന് വെച്ചാൽ ഭാവന ചെയ്യാനുള്ളതാണ്, താൻ ആത്മാവാണ് എന്നിങ്ങനെ കണ്ണടച്ചിരുന്ന് ഭാവന ചെയ്യുക, അതിനു വേണ്ടി പറഞ്ഞിരിക്കുകയാണ് എന്ന് ധരിക്കും. അങ്ങനെയെല്ലാം കൂടെ പറയുന്നു. കഥം വേദാന്തേഷു വസ്തുനി താത്പര്യം മനന വിധിനജ്ഞാതം. വേദാന്തം ഇവിടെ ഉപനിഷത്ത് അവിടെ അതിന്റെ താല്പര്യം എന്താണ്? ആ പരമാർത്ഥ വസ്തു, നിന്റെ പരമാർത്ഥ സ്വരൂപം അത് ഭാവന ചെയ്യാൻ പറയുകയല്ല, അതിനെ കണ്ണടച്ച് ധ്യാനിക്കാൻ പറയുകയല്ല, വിചാരം ചെയ്ത് നിശ്ചയത്തിലെത്തിച്ചേരാണ് ആ പറയുന്നത്. ആ വിചാരം ഏകാഗ്രമാകുമ്പോൾ അന്തർമുഖമാകുമ്പോൾ അത് ധ്യാനം. അല്ലാതെ ഒരു ഭാവനാരൂപത്തിലുള്ള ധ്യാനമല്ല. ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഭാവനാരൂപത്തിലുള്ള ധ്യാനമാണ്. ഭാവന ഒരേ ഭാവന ആവർത്തിക്കുക, അതാണ്. സ്ഥലഗ്രാമത്തിന് കണ്ടക്ട് ചെയ്ത് വിഷ്ണുവാണ് വിഷ്ണുവാണ് വിഷ്ണുവാണെന്ന് ധ്യാനിക്കുക ഒരേ രൂപത്തിൽ, അത് ഭാവന. അതല്ല ഇവിടെ, ഇവിടെ എന്താണ്? ഇവിടെ മനനമാണ് പറഞ്ഞിരിക്കുന്നത്. വസ്തുവിനെ കുറിച്ച് ശ്രവണത്തിൽ നിന്ന് ബോധിച്ചു, പക്ഷേ സംശയവും മറ്റും ഒന്ന് ബാധിക്കുന്നു. അതിനെ ഭാവന കൊണ്ട് നിവർത്തിപ്പിക്കുകയല്ല, മനനം കൊണ്ട് ആ ജ്ഞാനത്തിൽ വന്നുപെട്ട ദോഷങ്ങളെ പരിഹരിക്കുന്നു. ആ മനനം ആ ജ്ഞാനത്തിന്റെ നിശ്ചയത്തിലെത്തിച്ച് എത്തിക്കുന്നു ആണ് ഭാവനയും തത്വജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ഇത് മനനമാണ്. കഥം വേദാന്തേഷു വസ്തുനി താത്പര്യം മനനവിധിനജ്ഞാതം. ഇവിടെ ഉപനിഷത്തിൽ അതിന്റെ താല്പര്യം പരമാർത്ഥ വസ്തുവാണെന്ന് മനനവിധിയിലൂടെ എങ്ങനെ മനസ്സിലാക്കി? ഇവിടെ പറയുന്നു, വസ്തുതത്വ ഉപേക്ഷേഹ മന്ദവീതി ശാസന. മന്ദവ്യ എന്നിവിടെ ഉപദേശിച്ചിരിക്കുന്നുണ്ട്. പരമാർത്ഥ വസ്തുതത്വമാണ്, അതാണ് ഇവിടെ വിവക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രുതി ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ആ പരമാർത്ഥ വസ്തുതത്വത്തെയാണ് എന്നുള്ള മന്ദവ്യ മനനം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പരമാർത്ഥത്തെ മനനത്തിലൂടെ ബോധിക്കണം. മനനത്തിലൂടെ പരമാർത്ഥം മാത്രമേ ബോധിക്കാനും പറ്റൂ. അതുകൊണ്ട് ഇത് ഭാവനയല്ല, ഉപാസനയല്ല, ഭാവനാരൂപത്തിലുള്ള ധ്യാനമല്ല, മറിച്ച് മനനരൂപത്തിലുള്ള ധ്യാനമാണ്. യോഷിത് അഗ്നിയാദി ദുഷ്ടുഹി. ഉദാഹരണം പറയുക, യോഷത്തിൽ അഗ്നി പഞ്ചാഗ്നി വിദ്യനും മറ്റും ഒന്നാണ്. അവിടെ എല്ലാം എന്താണ്? കേവല ദൃഷ്ടി എന്ന് വെച്ചാൽ ഭാവന. നൈവ മന്ദവ്യതാ വിധി, അവിടെ മനനവിധിയില്ല. നിങ്ങൾ ചിന്തിക്കണമെന്ന് പറയുന്നു, അനുസരിക്കാനേ പറയുന്നു, ഭാവന ചെയ്യുക. സാധാരണ മനുഷ്യന് അതേ പറ്റൂ. അതുകൊണ്ടാണ് ദുർഗന്മാരെ ആ ഒരു മന്ത്രം പറയുന്നത്, നീ ഇത് ആവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു രൂപത്തെ പറഞ്ഞിട്ട് നീ ഇത് ധ്യാനിക്കുക എന്ന് പറയുന്നു. അത്രയ്ക്ക് ശേഷിയുള്ളൂ. മനനം ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. അത് അത് തന്നെ പറയുന്നു, എത്ര ദൃഷ്ടി മാത്രം ഇഷ്ടം, എവിടെയാണോ ഭാവന മാത്രം വേണ്ടത് എന്ന വസ്തു, അവിടെ അത് വേണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ സാളഗ്രാമം ഇരിക്കുന്നു, അവിടെ വിഷ്ണു വേണമെന്നില്ല, സാളഗ്രാമം മതി എന്ന വസ്തു. പിന്നെന്താ കേവല ദൃഷ്ടി എന്ന് വെച്ചാൽ ഭാവന മാത്രം മതി. തത്ര തസ്യശ്രുതസ്യ മന്ദവ്യാദി വിധി, അവിടെ എന്താണോ ഉപദേശിച്ചത് അതിനെക്കുറിച്ച് മനനം ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല, ഭാവന മാത്രം മതി. അത്രത്തോ തദ്വിധി വസ്തുവിന് താല്പര്യം, ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മനനത്തെ വിധിച്ചിരിക്കുന്നതുകൊണ്ട് ശ്രുതിയുടെ താല്പര്യം ഇവിടെ വസ്തുവിലാണോ എന്നുവെച്ചാൽ പരമാർത്ഥ വസ്തുവിലാണോ. ഉപാസനയെ വിധിച്ചെടുത്ത് വിഷ്ണുവിനല്ല താല്പര്യം, മറിച്ച് വിഷ്ണു ഭാവനയിലാണ്. ഇവിടെ അങ്ങനെയല്ല, പരമാർത്ഥ വസ്തുവാണ് ശ്രുതിയുടെ താല്പര്യം, അതിനെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, എന്താണ് ഉപാസന, എന്താണ് മനനം. വേദശബ്ദ അനുരോധ്യത്ര തർക്കോപി മിനി വിജയത വാച്യവാചക സംബന്ധ നിയമേ തസ്യ ഹേതുത. മനനാഖ്യ തർക്കസ്യ ഭൂയത്വ തസ്യ സർവസ്യ അത്ര ഉപായത്വ. അതാണ് ഇവിടെ തർക്കം, അതിനാശ്രയം. തർക്കം എന്ന് വെച്ചാൽ എന്താ, മനനം എന്നർത്ഥം. തർക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചില വിപരീത ബുദ്ധി വരും, തർക്കിക്കുക, മലയാളത്തിലെ അർത്ഥത്തിലാണ് പറയുന്നത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുക, തർക്കുക, അതല്ല. ഇവിടെ ആത്മമനനം, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള മനനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേദശബ്ദ അനുരോധ്യ അത്ര തർക്കോപി അത്ര ശ്രുത്യർത്ഥ നിശ്ചയം, ശ്രുതിയുടെ താല്പര്യത്തെ നിശ്ചയിക്കുന്നതിന് അനുകൂലമായ വിചാരം, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപനിഷത് വിചാരം. നേഷയത്തി അവേദിക തർക്കം, എന്താ നേഷ തർക്കേണ മധുരാപനേയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തർക്കം ഏത് തരത്തിലും വരാം, എന്തോ ജയിക്കാനുള്ള തർക്കം, ബാധിക്കാനുള്ള തർക്കം, പരാജയപ്പെടുത്താനുള്ള തർക്കം, അതൊന്നുമല്ല ഇവിടെ. അത്തരം തർക്കത്തെയാണ് നിഷേധിച്ചത്, അതൊക്കെ അവൈദികം. ഇവിടെ പറയുന്നത് മനന രൂപത്തിലുള്ള തർക്കം, വിചാര രൂപത്തിലുള്ള തർക്കം. അതിനൊരു ഒരു ഉദാഹരണം പറയുന്നു. തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ ത്വംപദവാചി എന്ന ദേഹാധികം സാക്ഷി ചിതാത്മാ, തത്വമസി ത്വം എന്ന് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കുന്നു അത് ശരീരാദികളൊന്നുമില്ല, മറിച്ച് എന്താണ്, അത് ചിതാത്മാവാണ്, സ്വസ്വരൂപമാണ്. തത്പദവാച്യം വിനപ്രധാനാധികന്തു സച്ചിദാനന്ദാത്മകമദ്വയം, തത്വം എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും അല്ല, പ്രകൃതി പ്രധാനം ഇതൊന്നുമല്ല. വിനയോ സച്ചിദാനന്ദാത്മകം അദ്വയം ബ്രഹ്മ, സച്ചിദാനന്ദ സ്വരൂപമായ അദ്വയമായിരിക്കുന്ന ബ്രഹ്മമാണ്, അതാണ് നീ. ഇത്തരത്തിൽ അതിനെ ഗ്രഹിക്കുന്നു. അതിന് ചിന്ത ആവശ്യമുണ്ടല്ലോ, ചിന്തിക്കാതെ ഗ്രഹിക്കാൻ പറ്റും. ആ ചിന്തയാണ് ഇവിടുത്തെ മനനം. വാച്യവാചക സംബന്ധ നിയമസ്തത്രസ്യ തർക്കസ്യ വിനിയോഗോ. അപ്പോ മനനത്തിൽ വാച്യവാചക സംബന്ധത്തെയൊക്കെ മാനിക്കുന്നു, അങ്ങനെ മനനം ചെയ്യാൻ പറ്റും. ഭാവനയ്ക്ക് അങ്ങനെയൊന്നുമില്ല, അത് മനസ്സിന്റെ ഒരു കൽപ്പന. അതിന് വാച്യവാചക, കാരണം ഇവിടെ ഉപദേശിക്കുന്നു ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്ദവ്യ ആത്മാ. അങ്ങനെ ഉപദേശിക്കുമ്പോൾ വിചാരം മനസ്സിൽ നടക്കണമെങ്കിൽ ഈ ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്, കേവല ശബ്ദത്തെ ആശ്രയിച്ചിട്ടില്ല, ഈ ശബ്ദത്തിന്റെ അർത്ഥത്തെ ആശ്രയിച്ചിട്ടാണ്, കേവല അർത്ഥത്തെ ആശ്രയിച്ചിട്ടില്ല, ഈ ശബ്ദ അർത്ഥത്തിന്റെ താല്പര്യത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ശബ്ദം അർത്ഥം അതിന്റെ താല്പര്യം ഈ പരസ്പര ബന്ധത്തെ നിലനിർത്തിക്കൊണ്ടാണ്. അങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് ഈ മനനം അല്ലെങ്കിൽ ഈ ശബ്ദം കേട്ട് ഒരാൾക്ക് വേറൊരർത്ഥം തോന്നി, ഒരാൾക്ക് വേറൊരു താല്പര്യം തോന്നി, അങ്ങനെ പോകാൻ പാടില്ല. ഇവിടെ ഏതൊരാത്മാവിനെയാണോ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ ആത്മാവിൽ തന്നെ താല്പര്യം എത്തണമെങ്കിൽ ശബ്ദ അർത്ഥ സംബന്ധ മര്യാദയൊക്കെ അംഗീകരിക്കണം, സ്വീകരിക്കണം. ഈ ശബ്ദത്തിന്റെ താല്പര്യം ഇന്നതാണെന്ന് താൻ ഉറപ്പിക്കണം, അതിന്റെ നിയമങ്ങളെ പാലിക്കണം. അങ്ങനെ പാലിച്ചുകൊണ്ട് പോകുന്ന വിചാരം ഭാവനയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ഭാവന എന്ന് പറയുന്നത് ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും അർത്ഥം മനസ്സിൽ തോന്നുന്നു, അത് പറയും. അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും കൽപ്പിച്ചെടുക്കും, അതിവ്യാഖ്യാനം എന്ന് പറയും. ഏതെങ്കിലും വഴിക്കും അത് തത്വനിഷ്ഠമായിട്ടായിരിക്കില്ല. അത് അതിവ്യാഖ്യാനമാണോ അല്ലേ എന്നിങ്ങനെ അറിയാം. അത് തത്വനിഷ്ഠമാണെങ്കിൽ, ആത്മനിഷ്ഠമാണെങ്കിൽ, പരമാർത്ഥനിഷ്ഠമായിട്ടാണെങ്കിൽ അതാണ് ശ്രുതിയുടെ താല്പര്യം അവിടെ എത്തിച്ച്. അല്ല തന്റെ ഭാവനാവിലാസമാണെങ്കിൽ എവിടെയും പോകാം. അതാണ് പലപ്പോഴും വ്യാഖ്യാനങ്ങൾ വഴിവിട്ട് സഞ്ചരിക്കുന്നത്. അത് വ്യാഖ്യാതാവിന്റെ ഭാവനകളായിരിക്കും. കപോല കൽപ്പിതം നമ്മൾ പറയും, വെറുതെ വാചകം കൊണ്ടുള്ള ഒരു കസർത്ത്. അവിടെ തത്വനിഷ്ഠ വരുന്നില്ല, ആ ശ്രോതാവിന് തത്വത്തിൽ പ്രതിഷ്ഠിതനാക്കുന്നില്ല. മറിച്ച് അവന്റെ മനസ്സിൽ വിപരീത ഭാവനകളും വിപരീത ബുദ്ധിയും ഭ്രാന്തി സംശയം ഇതെല്ലാം ഉണ്ടാക്കുന്നു. അതല്ല വാച്യവാചക സംബന്ധ നിയമേ തസ്യ ഹേതുത വാ മനനം അതിനെ ആശ്രയിച്ചിട്ടായിരിക്കുന്നു. ശബ്ദത്തിലൂടെ അർത്ഥത്തിലൂടെ താത്പര്യത്തിൽ അല്ലെങ്കിൽ വാച്യത്തിലൂടെ ലക്ഷ്യത്തിൽ ശബ്ദത്തെ ആശ്രയിച്ചുകൊണ്ട് ശബ്ദത്തിന് അതീതമായ വസ്തുവിനെ അവൻ ബോധിക്കുന്നു, അല്ലെങ്കിൽ ആ വസ്തു ശബ്ദത്തിന് അതീതമാണെന്ന് ബോധിക്കുന്നു. അപ്പൊ അതിനൊരു നിയമം ഉണ്ട്, ആ നിയമത്തെ പാലിക്കും. ഭാവനയ്ക്ക് ഒരു നിയമവുമില്ല. ഇനി ഒരാൾ പറഞ്ഞു തരുന്ന ഭാവന ചെയ്യുകയാണെങ്കിൽ അത് ഭാവനയ്ക്ക്, അല്ലെ സ്വന്തം ഭാവനയിൽ കാട് കയറിപ്പോ കവിത കഥ എല്ലാം എന്താണ് ഭാവനകളാണ്. അതിനെന്തെങ്കിലും നിയമമുണ്ട്. ഭാവന ചെയ്യുന്നവന്റെ ഇഷ്ടം തന്നെ, അതിനവൻ എവിടെ വേണോ കൊണ്ടെത്തിക്കും, അതിനവൻ എന്ത് വേണോ കണ്ടെത്താം. അതാണ് ഇത് വായിച്ചിട്ട് ആത്മാവാരെ ശ്രോതവ്യ മന്ദവ്യ നിത്യ സ്ഥിതിവ്യ എന്ന് വായിച്ചിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് നമ്മുടെ ഋഷിമാർ ആറ്റം പാമ്പിന്റെ രഹസ്യം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഭാവനയുണ്ടെങ്കിൽ അത് പറയാം. ഇത് ഇവിടുന്ന് സായിപ്പന്മാരെ മോഷ്ടിച്ചുകൊണ്ട് പോയാണ് ആറ്റം പാമ്പ് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഭാവന എന്ന് പറയും. അതിന് ശബ്ദം അർത്ഥം താല്പര്യം അതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അങ്ങനെ പോകുന്നതല്ല, കാട് കയറി പോകുന്നതല്ല, അല്ലെങ്കിൽ തന്റെ ഇഷ്ടത്തെ കണ്ടെത്തുന്നതല്ല. ഇതിലൊരു താല്പര്യമുണ്ട്. അത് ഇതിന് ഇവിടെ തുടർന്നു വരുന്ന ഭാഗങ്ങളിലൊക്കെ അത് വ്യക്തമാണ്. ആ താല്പര്യത്തിന് അനുകൂലിച്ച് ഇത് മനനം അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഒരക്ഷരം കാണുന്നു, ഉടനെ തന്റെ ഭാവന ഉണർന്നു, കാട് കയറിപ്പോയി, എന്തെങ്കിലും എവിടെയെങ്കിലും ചെന്ന് എത്തിച്ചേർന്നു, അതാണ് ആത്മീയത. അങ്ങനെ പറയരുത്, നിയമങ്ങളെ പാലിക്കണം. അപ്പോ മനനത്തിന് ശ്രവണത്തിന് അത്യന്തം ഉപകരിക്കുന്നതാണ് മനനം. മനനം ശ്രവണത്തിന് സഹായമായിട്ട് വേണം. അങ്ങനെ ശ്രവണവും മനനവും ഒന്നായിത്തീരുന്നു എന്ന്. അല്ല നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, പറയുന്നു, കേൾക്കുന്നു, നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ലതാ ഇതുവരെ ശ്രവണം, ഇതിനപ്പുറം ഇത്രയും ഭാഗം മനനം, അത് കഴിഞ്ഞ് ഇത്രയും ഭാഗം നിത്യാസനം, അങ്ങനെ പറയാൻ പറ്റില്ല. ആണ് പറയുന്നത് ഏകത്വം ഇത് ഒന്നായിത്തീരും. ഇതൊന്നാണ്, പക്ഷെ ഒരു സമയത്ത് ഒന്നിന് പ്രാധാന്യം വരും, മറ്റു സമയത്ത് വേറൊന്നിന് പ്രാധാന്യം വരും, അങ്ങനെയുള്ളു. അങ്ങനെ ശ്രവണം മനനം, അടുത്ത നിധ്യാസനത്തിലേക്ക് വരുന്നു. അപരായത്ത ബോധോത്ര നിധിധ്യാസനമുച്ചത് പൂർവയോർ അവധിത്വേന തദുപന്യാസിഷ്യത്തെ. അവിടെ പറയുന്നു ശ്രവണമനനെ സമാധിയുക്തെ കൃത്വ സ്ഥിതസ്യ. ശ്രവണമനനങ്ങൾ സമാധിയുക്തമായി ചെയ്യുന്നു. പറഞ്ഞല്ലോ ഇതിനൊക്കെ യോഗ്യത ആവശ്യമാണ്. മനസ്സ് വളരെ വിക്ഷിപ്തമാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സ് വളരെ അസ്വസ്ഥമാണെങ്കിൽ ഇതിന് ഇത് കേൾക്കാൻ പറ്റൂ? ഇല്ല, അസ്വസ്ഥമാണെങ്കിലും പറ്റത്തില്ല. അത് കേൾക്കുമ്പോൾ മനസ്സതിൻ്റെ താമസഭാവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, നിദ്രാലസ്യങ്ങൾ വന്ന് അതിനെ പിടികൂടിയാണെങ്കിൽ പറ്റൂ? പറ്റത്തില്ല. അവിടെയൊന്നും ഈ ശ്രവണ മനനങ്ങൾ വിജയിക്കത്തില്ല. സമാധിയുക്തേ കൃത്വം, അതിനെന്തൊക്കെ യോഗ്യതകളാണോ ഒരു ജീവന് പറഞ്ഞിരിക്കുന്നത്, ആ യോഗ്യതകളോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ സ്ഥിതസ്യ വാക്യാർത്ഥ ജ്ഞാനസ്യ ഞാൻ അന്തരാഹീനസ്യ അനായസേന വാക്യോ വാക്യാർത്ഥ ബോധോ നിധിധ്യാസന വാക്യേ നിധിധ്യാസനം എത്തിച്ചത്. ഇവിടെ നിധിധ്യാസനം എന്ന് പറഞ്ഞല്ലോ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ എന്ന് പറയുന്നിടത്ത്, ആ നിധിധ്യാസനം എന്ന് പറയുന്നത് എന്താണ്? വാക്യാർത്ഥ ബോധമാണ്. ശ്രവണ മനനങ്ങളിലൂടെ ഉണ്ടാകുന്ന വാക്യാർത്ഥ ബോധം. ഈ ബോധം എന്ന് പറയുന്നതിന്റെ വിശേഷത എന്താണ്? അന്തരായഹീനസ്യ, അന്തരായങ്ങളൊന്നുമില്ല, വിഘ്നങ്ങളും തടസ്സങ്ങളൊന്നുമില്ല. വിഘ്നങ്ങൾ തടസ്സങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സംശയാദികൾ പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആവർത്തിച്ചിട്ടുള്ള ആ സംശയാദി ദോഷങ്ങളൊന്നുമില്ലാതെ, വിപരീത ബുദ്ധിയൊന്നുമില്ലാതെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പ്രയാസമാണ് മനസ്സിലാക്കാൻ, ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പറയുന്നത് പിടികിട്ടുന്നുണ്ടോ കുറെയൊക്കെ എന്ന് പറയും. ചിലർ പറയുന്ന അങ്ങനെയല്ല, കേട്ട് കേട്ട് തല പെരുത്തും, അങ്ങനെ ചിലർ പറയും. ഓരോരുത്തരും ഇതിനെ ഉൾക്കൊള്ളുന്നത് പലതരത്തിലാണ്. ചിലർ പറയുന്ന അങ്ങനെയല്ല, കേട്ട് ഇത് കേൾക്കുമ്പോൾ ഉറങ്ങാനല്ല സുഖമാണ്, ഉറക്കത്തിനുള്ള നിദ്രാലസ്യാദികളിലേക്കാണ് അവരിത് നയിക്കുന്നത്. പലതരത്തിലാണ്, ഇതെല്ലാം അന്തരായങ്ങളാണ്. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അന്തരായഹീനമായി ഇത് ബോധിക്കുന്നതിന്റെ ലക്ഷണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനായാസേന, അനായാസത. ഈ പറയുന്ന തത്വത്തെ ബോധിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ആയാസം, തത്വചിന്തയുടെ ഭാരം ഇതിനകത്തില്ല എന്നറിയുന്നു. നമ്മൾ പറയുന്ന ഫിലോസഫി, തത്വചിന്ത എന്നൊക്കെ പറഞ്ഞത് തലച്ചോറിന് ചൂടാക്കുന്ന സാധനങ്ങളാണ്, തർക്കം ഇതെല്ലാം. അത് കേട്ടുകഴിഞ്ഞാൽ തലയ്ക്ക് രണ്ട് കൈയും കൊടുത്ത് കുനിഞ്ഞിരുന്നു, ഉള്ളി കയറത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് ബുദ്ധിക്ക് ആയാസം ഉണ്ടാക്കുന്ന കാര്യമില്ല, ഭാരം ഉണ്ടാക്കുന്ന കാര്യമില്ല, തല ചൂടാക്കുന്ന കാര്യമില്ല. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതല്ല എന്താണോ ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന, അതല്ല. ഇതെന്താണ്? അനായാസമാണ് എന്നർത്ഥം. ശ്രവണ മനനങ്ങളിലൂടെ എത്തിച്ചേരുന്നത് അനായാസമായ, ആയാസരഹിതമായ ഒരു ബോധത്തിലാണ്. ഒരു തരത്തിലുള്ള ആയാസം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മനസ്സിലാക്കുന്നതിന് യാതൊരു ആയാസമില്ല. ശരിയായ വഴിക്കാണെങ്കിൽ, ശരിയായ രീതിയിലാണെങ്കിൽ എന്നർത്ഥം. ഇനി എന്തെങ്കിലും ആയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെ തന്നെയുള്ള ചില ദോഷങ്ങൾ ഇതിനെ ക്ലിഷ്ടമാക്കുകയാണ്. തന്റെ ബുദ്ധി ഇതിനെ ക്ലിഷ്ടമാക്കുന്നെങ്കിലേ ഉള്ളൂ. ഈ തത്വബോധം എപ്പോഴും ഇതാണ് എന്റെ ലക്ഷണം, അതാണ് എന്റെ ലക്ഷണം. അതുകൊണ്ട് ഈ തത്വബോധം, പക്ഷെ ജീവന്മാർക്ക് അതല്ല, അവർക്ക് എന്തെങ്കിലും ക്ലിഷ്ടമായ കാര്യങ്ങൾ വേണം. അത് തന്നെ ഇത്രയും ഇവിടെ പറയുന്നു അനായാസമാണ്. ഈ തത്വത്തെ ലളിതമായി അനായാസമായി വിശദീകരിച്ചു കഴിഞ്ഞാൽ കേൾവിക്കാരൻ ചോദിക്കും, ഇത് ഇത്രയേ ഉള്ളൂ, ഇത്ര നിസ്സാരമായ കാര്യമാണോ? അപ്പോ എന്താ ഇത് നിസ്സാരമായത്, എന്താ നിങ്ങൾക്ക് പരാതി? കാരണം അപ്പൊ ഇവിടെ തപസ് ആവശ്യമില്ല, വ്രതങ്ങൾ ആവശ്യമില്ല, അനുഷ്ഠാനങ്ങൾ ആവശ്യമില്ല. മണിക്കൂറുകളോളം ഇരുന്ന് ജപിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, ധ്യാന അഭ്യാസം ചെയ്യേണ്ട, വൃത്തി നിരോധം ചെയ്യേണ്ട, ഒന്നും വേണ്ട. അനായാസം എന്ന് പറയും, ഇത്ര അനായാസമാണെങ്കിൽ അതൊന്നും ആവശ്യമില്ലാതിരുന്നല്ലോ. അപ്പോ ഇത്തരം വളരെ കൃച്ഛ്ര സാധ്യങ്ങളായ അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം വ്യർത്ഥമാകുള്ളൂ. അപ്പോൾ ഇതായിരിക്കാൻ വഴിയില്ല. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഒരുപാട് യത്നിച്ച് ജന്മജന്മാന്തരങ്ങളിൽ ഒരുപാട് പരിശ്രമിച്ച് നേടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്ന ഇത് അനായാസമാണ്, രണ്ടും കൂടെ പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് അനായാസമായതെനിക്ക് വേണ്ട, ഞാൻ തപസ്സിന് പോവുകയാണ്. തപസ് കഴിഞ്ഞിട്ട്, തപസ് കഴിഞ്ഞാലും തിരിച്ച് ഈ അനായാസത വരേണ്ടി വരും. ഏത് തപസ് കഴിഞ്ഞാലും, കാരണം അതിന്റെ അവസാനം ഈ അനായാസതയാണ്. പക്ഷെ അത് ആ അനായാസത തനിക്ക് സംതൃപ്തി നൽകുന്നില്ലെങ്കിൽ പിന്നെ തപസ്സല്ലാതെ വരെ വഴിയില്ല, പോവുക. പക്ഷെ തിരിച്ചുകൂടെ തന്നെ വരേണ്ടി വരും. ഏത് തപസ് കഴിഞ്ഞാലും പറയുന്നു, താഴത്ത് വന്നേ സമ്മാനമുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്, ആ അനായാസമായി വരുന്ന ബോധം വാക്കീയം എന്ന് വെച്ചാൽ ഇതിനെ ആശ്രയിച്ചിട്ട്, ഈ ഉപദേശങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ട് വരുന്ന ആ ബോധം, അതാണ് നിധിധ്യാസനമാക്കി നിധിധ്യാസനം എത്തിച്ചത്. ആ ബോധത്തെയാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. ശ്രവണ മനന നിധിധ്യാസനം ഒന്നായി കഴിയുമ്പോൾ അതിന്റെ ഫലമായി വരുന്ന എന്താണ്, അനായാസമായ ബോധം. അതിന് അനായാസം എന്ന് പറയുന്നതിന് മറ്റു കാര്യം കൂടെയുണ്ട്. കാരണം എന്തുകൊണ്ട് ഈ ബോധം എന്ന് പറയുന്നത് സദാ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം പ്രകാശിക്കുന്നതിന് അത് തന്നെ അതിന്റെ അനായാസം. സ്വയം പ്രകാശിക്കുന്നതിന് എന്തെങ്കിലും ആയാസത്തിന്റെ ആവശ്യമുണ്ട്? സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ തന്നെ അത് സഹജമാണ്. സഹജം എന്ന് ഇവിടെ പറയുന്നു, അത് അനായാസമാണ്. ആരെങ്കിലും ഉറക്കത്തിൽ എന്തെങ്കിലും ആയാസം അനുഭവിക്കാറുണ്ടോ? ഇല്ല. ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ആയാസം അനുഭവിക്കും, ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ. പക്ഷെ ഉറക്കത്തിൽ ആർക്കും ഒരു ആയാസമില്ല, സർവ്വ ആയാസങ്ങളും അവിടെ തീർന്നു. അത് അനായാസമായ സ്ഥിതിയാണ്. എന്തുകൊണ്ട്? അത് സ്വരൂപസ്ഥിതിയാണ്. അതാണ് അതിന്റെ സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ സ്വരൂപസ്ഥിതി അനായാസമാണ്. ഇവിടെ ജാഗ്രതത്തിൽ ആ അനായാസത വരും. ജാഗ്രതത്തിൽ അനായാസത എങ്ങനെ വരുന്നു? ഉറങ്ങണം, ഉറങ്ങേണ്ട കാര്യമില്ല. ഈ ബോധം ഇവിടെ നിധിധ്യാസനം എന്ന് പറയുന്ന ബോധം, അതുകൊണ്ടാണ് ഇവിടെ അതിന് പറഞ്ഞത് അപരായത്തം. അപരായത്തം, പരായത്വം എന്ന് പറയുന്ന പരാധീനം, അന്യനധീനമായിരിക്കുന്നതാണ് പരായത്ത ബോധം. ഇപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ ഞാൻ കാണുന്നു, എനിക്ക് ബോധമുണ്ടാകുന്നു, ഇത് പരായത്തമാണ്. എന്തുകൊണ്ട്? ഇവിടെ എന്റെ കണ്ണ് പ്രവർത്തിക്കണം, മുമ്പിൽ വസ്തു വേണം, വെളിച്ചം വേണം, ഇവിടെ ഒരുപാട് വിഷയങ്ങൾ വേണം, അതെല്ലാം പരാധീനമാണ്. ഇനി ഇങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ തന്നെ ഇവിടെ വെളിച്ചം കുറവാണെങ്കിൽ ഇത് എനിക്ക് ചിലപ്പോൾ തോന്നും ഇത് പുസ്തകമല്ല, മറ്റെന്തെങ്കിലും ആണെന്ന് തോന്നും. അപ്പോൾ അവിടെ ആ ബോധത്തിന് തടസ്സങ്ങൾ വരാം, അജ്ഞാന സംശയം വിരിയങ്ങൾ വരാം. ഇനി വെളിച്ചം ഉണ്ടെങ്കിൽ ബോധം ഉണ്ടാകുന്നില്ല, അജ്ഞാനം വന്നു, ഭ്രാന്തി ഉണ്ടാകാം, ഇതൊരു തുണിയാണ് ഇവിടെ ഇരിക്കുന്നത്, പുസ്തകമല്ല എന്ന് തോന്നും. അപ്പോൾ പലതരത്തിലും പരായത്ത ബോധമാണ് ബാക്കിയുള്ള എല്ലാ ബോധം. ആയത്തം അധീനം എന്നറിയാം. എന്തും വരാം, എന്തിനും അധീനമാകാം. ഇവിടെ ആത്മതത്വത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് സ്വയം പ്രകാശമാണ് എന്ന് പറയും. അപ്പോ ശ്രവണാദികളുടെ പരിപക്വമായ ആ ബോധം എന്ന് പറയുന്നത് എന്താണ്? ഇത് തന്റെ സ്വരൂപം അത് സ്വയം പ്രകാശമാണ്, അന്യാധീനമല്ല എന്നുള്ള ബോധമാണ്. ഈ ബോധം സംശയം വിപരീയം ഒന്നും ബാധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പരായത്തമല്ല, അപരായത്തമാണ്. പരായത്തം അല്ലാത്തത് അപരായത്വം. അപരത്തിന് അധീനമെന്നല്ല, പരത്തിന് അധീനമല്ലാത്തത് എന്നാണ്. ആ ശബ്ദത്തിന് രണ്ടർത്ഥം പറയും. അപര ആയത്വം എന്ന് വെച്ചാൽ അന്യത്തിന് അധീനം. ഇവിടെ അങ്ങനെയല്ല. പരായത്വം ന, അന്യത്തിന് അധീനമല്ല ഒന്നിനും. അത് അതിന്റെ അതുകൊണ്ട് തന്നെ പറഞ്ഞു അത് അനായാസമാണ്, ഒന്നും ബാധിക്കാതിരിക്കുന്നതാണ് എന്നർത്ഥം. ഒരു പ്രകാശത്തെ ജ്വലിപ്പിക്കുന്നതിന് നമുക്ക് മറ്റ് പല സാമഗ്രികളും വേണം, എണ്ണ വേണം, തിരി വേണം, എല്ലാം വേണം. പക്ഷെ അത് ജ്വലിക്കുന്നത്, സ്വയം പ്രകാശിക്കുന്നത് അത് സഹജമായിട്ടാണ്. മറ്റ് സാമഗ്രികളെല്ലാം അവിടെ വന്നു ചേർന്നു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ പ്രകാശത്തെ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രകാശിക്കുക എന്ന് പറയുന്ന ആ ധർമ്മം അത് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണയും തിരിയൊന്നുമില്ലെങ്കിൽ അത് പിന്നെ സംഭവിക്കത്തില്ല. പക്ഷെ അത് സംഭവിക്കുമ്പോൾ പ്രകാശം സഹജമാണ്. അതുപോലെ ഇവിടെ ശ്രവണ മനനങ്ങളിലൂടെ ഒരാൾ ഉണ്ടാകുന്ന ആ ബോധം അത് സഹജമാണ്, സഹജ ബോധമാണ്, അതുകൊണ്ട് അത് അനായാസമാണ്. അതിനാണ് ഇവിടെ നിധ്യാസന വാക്യത്തിൽ നിധ്യാസനം എന്ന് പറയുന്നത്. ദ്രഷ്ടവ്യവാക്യത് വിചാര പ്രയോജകം ആപാദികം ജ്ഞാനം. പക്ഷേ ജ്ഞാനം എന്ന് പറയുമ്പോൾ പലതരത്തിൽ ഓരോ സന്ദർഭത്തിലും പറയും. ആദ്യം പറഞ്ഞു ആത്മാവാരെ ദ്രഷ്ടവ്യഹ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ദർശനം ജ്ഞാനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാ പറയുന്നത്. ശ്രോതവ്യം, മന്ദവ്യം, നിധ്യാസതവ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആ പറഞ്ഞിരിക്കുന്ന ക്രമം അനുസരിച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ ചിലർ പറയും ശ്രോതവ്യ, മന്ദവ്യ, നിധ്യാസതവ്യ, അങ്ങനെ ദ്രഷ്ടവ്യ, അങ്ങനെ പറയാം. അല്ല, ദ്രഷ്ടവ്യയിൽ തന്നെ തുടങ്ങാം. ശ്രവതക്രമം, പാഠക്രമം അനുസരിച്ച് തന്നെ അത് ശ്രവിക്കണം. അവിടെ പറഞ്ഞെന്താണ്? അത് ദർശനാർഹമാണ്. വേദം അധ്യയനം ചെയ്യുന്നവന് ഈ ജ്ഞാനം ഉണ്ടാകാം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അർത്ഥം കൊടുക്കുക. ഉണ്ടാകാമെന്ന് വേദം അധ്യയനം ചെയ്യുന്നവൻ ഉണ്ടാകുന്നു. പക്ഷേ അതിനോട് പറയുന്നു എന്താണ്? ആപാദജ്ഞാനം, ഒരു സാമാന്യ ജ്ഞാനം. ആ ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ട്. ഇതുവരെ അഗ്നിഹോത്രവും രാജസൂയവും എല്ലാം പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ ആത്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ആത്മാവിനെ കുറിച്ചൊരു സാമാന്യ ജ്ഞാനം ഉണ്ടായി. പക്ഷെ ആ സാമാന്യ ജ്ഞാനം കൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ആത്മാവ് ദർശനാർഹമാണ്, ഇത്രയേ ഉള്ളൂ. ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം വേണ്ടതാണ്. എന്താണതിന്റെ പ്രയോജനം? എന്താണ് അതിന്റെ സ്വരൂപം? എന്താണ് അതിന്റെ ഹേതു? അത് തുടർന്ന് ശ്രവണം, മനനം, നിധ്യാസനം അവിടെ എത്തുമ്പോൾ അതിനെല്ലാം ഉത്തരവാണ്. ആദ്യം എന്താണ് ദർശനം? സാമാന്യ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. വിചാര പ്രയോജകം ആപാദിക ജ്ഞാനം. ഏതദേവവാസാധനം വിദാദും അനുദിതമിതി ഭവ നിത്യാസം. അങ്ങനെ പറഞ്ഞിട്ട് ആ ജ്ഞാനത്തെ അവലംബിക്കുക എന്നാണ് ആദ്യം പറഞ്ഞു. ദർശനാർഹമായൊരു ജ്ഞാനം, തന്നെ കുറിച്ചുള്ള ജ്ഞാനം, ഈ ജ്ഞാനത്തെ നിധ്യാസന രൂപത്തിലാക്കുക എന്നുവെച്ചാൽ അതിനെ തെളിയിച്ചെടുക്കുക എന്ന് പറഞ്ഞത്, അതിനെ വിശദമാക്കുക, അതിന് മനന ശ്രവണ മനനം എന്ന് പറയുന്ന ഈ രണ്ട് നിലയിലൂടെ കടന്നു പോവുക, നിധ്യാസനത്തിൽ എത്തിച്ചേരുക. അങ്ങനെ മനസ്സിലാക്കാം. ഇത് മറ്റു പലതരത്തിലും മനസ്സിലാക്കാം. ഏത് തരത്തിൽ മനസ്സിലാക്കിയാലും ശരി, എന്റെ താല്പര്യം ഇതാണ്. ശ്രവണ മനനത്തിലൂടെ ആ നിശ്ചയാത്മകമായ ജ്ഞാനത്തിൽ, അനായാസമായ ജ്ഞാനത്തിൽ എത്തിച്ചേരുക, അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്.